ബ്രഹ്മസൂത്ര ശങ്കര ഭാഷ്യം അധികരണം 10 സൂത്രം 24 ജ്യോതിഹി ചരണവിധാനാത്. അതിന് ചരണവിധാനാത് എന്നുള്ളത് വ്യാഖ്യാനിച്ചു. ചരണം എന്ന് പറഞ്ഞ പാദം, പാദത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് മുമ്പ് പാദോസ്യ സർവഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി എന്നിങ്ങനെ പാദത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുണ്ട്. അഭിധാനം എന്ന് വെച്ചാൽ പറയുക, ചരണമെന്ന് പറഞ്ഞാൽ പാദം. അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ജ്യോതിസ് എന്ന മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മത്തെയാണ്. ഇപ്പോൾ ബ്രഹ്മ ഉപാസനയാണ് ഇവിടെ. യദ്വിന സ്വവാക്യ കിഞ്ചിത് ജ്യോതിഷോ ബ്രഹ്മലിംഗമസ്തി. ഈ വാക്യത്തിൽ അധ യഥത ദിവ പരോ എന്ന് തുടങ്ങുന്ന ഈ വാക്യത്തിൽ ബ്രഹ്മമാണ് എന്ന് ഗ്രഹിക്കുന്നതിനുള്ള പദങ്ങളൊന്നുമില്ല. തഥാപി പൂർവസ്മ വാക്യേ ദൃശ്യമാനം ഗ്രഹീതവ്യം ഭവതി. അങ്ങനെയാണെങ്കിലും പൂർവസ്മ വാക്യേ പൂർവഭാഗത്തിൽ വന്ന താവാനസ്യ മഹിമ എന്ന് പറയുന്ന ഭാഗത്ത് വന്ന ദൃശ്യമാനം ഗ്രഹീതവ്യം ഭവതി, അവിടെ ബോധിപ്പിക്കുന്ന ആ ബ്രഹ്മത്തെ ഇവിടെ ജ്യോതിശബ്ദം കൊണ്ട് ഗ്രഹിക്കണം. അപ്പോൾ ജ്യോതിശ ബ്രഹ്മമാണ്. തദുക്ത സൂത്രകാരേണ ജ്യോതിഹി ചരണ അഭിധാന, അതാണ് സൂത്രകാരൻ പറഞ്ഞത്. ജ്യോതിഹി ചരണ അഭിധാന, ചരണം പാദം, പാദത്തെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ജ്യോതി ബ്രഹ്മമാണ്. ഇത് കഥം പുനർവാക്യാന്തരഗതേന ബ്രഹ്മസന്നിധാനേന ജ്യോതിശ്രുതി സ്വവിഷയാത് ശക്യാ പ്രഖ്യാപയിതം. പറയുന്നു കഥം മുന്നർ വാക്യാന്തരഗതേന ബ്രഹ്മസം. ബ്രഹ്മം എന്ന് പറയുന്നത് മുമ്പുണ്ട്, പൂർവഭാഗത്ത് ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അത് മറ്റൊരു വാക്യത്തിലാണ്. അവിടെ ബ്രഹ്മത്തെ പറയുന്നു എന്നതുകൊണ്ട് ഇവിടുത്തെ ജ്യോതിശബ്ദം അതിൻ്റെ അർത്ഥത്തെ വിട്ടിട്ട് ബ്രഹ്മം എന്നുള്ള അർത്ഥത്തെ എങ്ങനെ ബോധിപ്പിക്കുമെന്നാണ് ചോദ്യം. കഥമുന വാക്യാന്തര ഗതേന ബ്രഹ്മസന്നിധാനേന, മറ്റൊരു വാക്യത്തിലാണുള്ളത് ബ്രഹ്മം, അതവിടെ പറയുന്നുണ്ട് ജ്യോതിശ്രുതി. ഇവിടെ പറയുന്ന ജ്യോതിശ്രുതി സ്വവിഷയ, അതിൻ്റെ അർത്ഥമായിരിക്കുന്ന ജ്യോതിശബ്ദത്തിൽ നിന്ന് സഖ്യ പ്രഖ്യാവിധി എങ്ങനെ അർത്ഥം മാറും എന്ന് പറഞ്ഞാൽ, ഇവിടെ ജ്യോതിസ് എന്ന് പറയുന്നത് ജ്യോതിസും മുമ്പ് ബ്രഹ്മവുമായിട്ട് എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ? പറയുന്നു നേഷദോഷ, അങ്ങനെ ഒരു ദോഷമില്ല. എന്തുകൊണ്ട്? ഈ ദദഹ പരോ ദിവോ ജ്യോതി ഇതി പ്രഥമതര പഠിതേന യശബ്ദേന സർവനാമന അദ്യസംബന്ധ പ്രത്യഭിജ്ഞായമാനി പൂർവവാക്യം നിർദ്ദിഷ്ടേ ബ്രഹ്മണി സ്വസാമർഥ്യേന പരാമൃഷ്ടേ സതി അർത്ഥാത് ജ്യോതിശബ്ദസ്വഭി ബ്രഹ്മവിഷയത്തു ബുദ്ധി. ഇവിടെ എങ്ങനെയാണ് തുടങ്ങുന്നത്? യത് എന്നാണ്. യഥെന്ന് പറയുന്ന സർവനാമമാണ്. സർവനാമം എന്ന് പറയുന്നത് പൊതുവെ മുമ്പ് പറഞ്ഞ കാര്യങ്ങളെ പരാമർശിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, മുമ്പ് പറഞ്ഞ കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ യശബ്ദം സാമർഥ്യേന പരാമർഷ്ടേ, യശബ്ദം അതിൻ്റെ ശക്തി തന്നെ എന്താണ്? മുമ്പ് പറഞ്ഞ കാര്യങ്ങളെ പരാമർശിക്കുന്നതിനാണ്. എന്തിന്? പൂർവവാക്യം നിർദ്ദിഷ്ടേ ബ്രഹ്മണി, മുമ്പ് വാക്യത്തിൽ പറഞ്ഞ ബ്രഹ്മത്തെ പരാമർശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യശബ്ദം. അതുകൊണ്ട് എന്ത് വരുന്നു? അധഃ പര ദിവോ ജ്യോതി പ്രഥമതര പഠിതേന യശബ്ദേന സർവനാമന, യശബ്ദം എന്ന് പറയുന്ന സർവനാമം ദ്വിസംബന്ധ പ്രത്യജ്ഞമായനെ പൂർവവാക്യം നിർദ്ദിഷ്ടേ ബ്രഹ്മണി. ഇവിടെ അധഃ പരോ ദിവജ്യോതി, ദ്വിലോകമായിട്ട് ബന്ധപ്പെട്ട ജ്യോതിസിനെ കുറിച്ച് പറയുന്നു. അതെന്താണ് ആ ജ്യോതിസ്? പൂർവവാക്യത്തിൽ ഗായത്രിയെ കുറിച്ച് പറയുന്ന ഭാഗത്ത് പറഞ്ഞ ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തെയാണ് യശബ്ദം പരാമർശിക്കുന്നത്. അതുകൊണ്ട് യശബ്ദം ബ്രഹ്മത്തെ പരാമർശിക്കുന്നതുകൊണ്ട് അർത്ഥാത് ജ്യോതിശബ്ദസ്യാവി, അത് കഴിഞ്ഞ് വരുന്ന ജ്യോതിശബ്ദം യത് അദഹപര ദിവോ ജ്യോതി എന്ന് പറയുന്ന ആ ജ്യോതിശബ്ദവും ബ്രഹ്മവിഷയത്വബുദ്ധേ. ഇവിടെ ഭാഷകാരൻ എന്താണ് ചെയ്യുന്നത്? ആ പറഞ്ഞ വാക്യത്തെ പിടിക്കുകയാണ്. ഒരാൾ ഒരു കാര്യം ഉപദേശിക്കുന്നു, കേൾക്കുന്നയാൾ അതിന് മറ്റൊരർത്ഥം പറയുന്നു, അങ്ങനെ വരാനും പാടില്ലല്ലോ. പിന്നെ പറഞ്ഞയാള് വിവക്ഷിക്കാത്ത അർത്ഥം പറയാനും പാടില്ല. ഭാഷകാരൻ ഇവിടെ ആവർത്തിച്ചു പറയുന്നത്, ഞാൻ ഈ പറയുന്നത് ശ്രുതി ബോധിപ്പിച്ച അർത്ഥത്തെ തന്നെയാണ്. ഈ ഭാഷയിൽ നിന്ന് ഇങ്ങനെ ഒരർത്ഥത്തെ ബോധിക്കാൻ കഴിയും. ഇവിടെ ജ്യോതിസിനെ കുറിച്ച് പറയുന്നു, ദ്വിലോകത്തെ കുറിച്ച് പറയുന്നു. ഇവിടെ പറയുന്നു ആ ദ്വിലോകത്തിന് പരമാണ് ജ്യോതിസ്. അത് പറയുന്നതിനോടൊപ്പം തുടങ്ങുന്ന ഇങ്ങനെ യത് അതഹ യത്, അത് സർവനാമ ശബ്ദമാണ്. അതുകൊണ്ട് മുമ്പ് പ്രകടനത്തിൽ ഗായത്രിയെ കുറിച്ച് പറഞ്ഞ ആ പ്രകടനത്തിൽ പറഞ്ഞ ആ ബ്രഹ്മത്തെ അതിനെയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് അതിനെ തുടർന്ന് വരുന്ന ജ്യോതിസും ആ ബ്രഹ്മത്തെയാണ് പറയുന്നത്. അതായത് തന്നെ കേവലം വ്യാഖ്യാനം കൊണ്ട് കിട്ടുന്നതല്ല. ചിലരും അങ്ങനെ പറയും ഭാഷകാരനെ കുറിച്ച് അഭിപ്രായം. എന്താണോ മന്ത്രത്തിലില്ലാതെ അതിനെ സ്വന്തം വ്യാഖ്യാനം കൊണ്ട് സൃഷ്ടിച്ചെടുക്കുന്നു, അതിന് സമാനം പറയുകയാണ്. വ്യാഖ്യാനമുണ്ട്, അത് ശരിയാണ്, പക്ഷെ അത് മന്ത്രത്തിനനുസരിച്ചാണ്. തത്വത്തെ മന്ത്രത്തിൽ നിന്നും കണ്ടെത്തുകയാണ്, അതാ ചെയ്യുന്നു. മന്ത്രത്തെ വ്യാഖ്യാനിച്ച് തത്വത്തെ വെളിപ്പെടുത്തുകയല്ല. തത്വത്തെ തന്നെയാണ് മന്ത്രം നിർദ്ദേശിച്ചിരിക്കുന്നത്, അതിനെ വെളിപ്പെടുത്തുന്നു മാത്രമേ ഉള്ളൂ. തസ്മാദിഹ ജ്യോതിരീതി ബ്രഹ്മ പ്രതിപത്തവ്യം, അതുകൊണ്ട് ഇവിടെ അതഹ പരോ ദിവോ ജ്യോതിഹി എന്ന ഭാഗത്ത് ജ്യോതി എന്നുള്ള ശബ്ദം കൊണ്ട് ബ്രഹ്മം എന്ന് ഗ്രഹിക്കണം. അപ്പോൾ ഇവിടെ ജഡമായ പ്രകാശത്തെ ഉപാസിക്കുകയല്ല, ബ്രഹ്മത്തെയാണ് ഉപാസിക്കുന്നത്. പ്രതിപത്തവ്യം എന്ന് വെച്ചാൽ ഗ്രഹിക്കുന്നതിന് വേണ്ടി, ഉപാസനയ്ക്ക് വേണ്ടി. വീണ്ടും അതിന് ചോദ്യവും സമാധാനവും വരുന്നു. ഛന്തോ അവിധാന നേരിചേത് ന തഥാ ചേതോർപ്പണ നിഗദാത് തഥാഹി ദർശനം. സൂത്രത്തിൽ മൂന്ന് ഭാഗങ്ങളായിട്ടാണ്. ആദ്യ ചോദ്യം ഛന്തോ അവിധാന നേരി, അടുത്ത് സമാധാനം രണ്ട് ഭാഗമായിട്ടുണ്ട്. ഒന്ന് തഥാ ചേതോർപ്പണ നിഗദാ, പിന്നെ അടുത്ത് മറ്റൊരു ഭാഗം തഥാ ഹി ദർശനം. അത് മൂന്നും വേർതിരിച്ച് വ്യാഖ്യാനിക്കും. അതേതുക്തം പൂർവസ്മിന് അഭിവാക്യേ ന ബ്രഹ്മാഭിഹിതമസ്തി ഗായത്രി വായുധം സർവം ഭൂതം യദിദം കിഞ്ച ഇതി ഗായത്രിയാഖ്യസ്യ ഛന്ദസ്വഭിഹിതത്വം. മുമ്പ് പറഞ്ഞു പൂർവവാക്യത്തിലും ഇതിന്റെ മുമ്പ് വന്ന പ്രകരണത്തിലും ന ബ്രഹ്മാഭിഹിതം അസ്ഥി, ബ്രഹ്മത്തെയല്ല പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് ഗായത്രി വായുധം സർവം ഭൂതം യദിദം കിഞ്ച, ഈ ഇതെല്ലാമായി മാറിയിരിക്കുന്ന ഗായത്രിയാണെന്ന് പറഞ്ഞു. അത് വായിക്കുന്നവർക്ക് അതിശയം തോന്നും. ഗായത്രി എന്ന് പറയുന്നത് ഒരു ഛന്ദസ്സാണ്. ആ ഛന്ദസ്സിൽ ചൊല്ലുന്ന മന്ത്രത്തെയും ഗായത്രി എന്ന് പറയും. അപ്പോൾ ആ ഒരു മന്ത്രം ആണ് ഇതെല്ലാമായി മാറിയത്. ഈ ഭൂതങ്ങളെല്ലാമായി മാറിയെന്ന് പറഞ്ഞാൽ എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? ഇതുപോലെ ഓം ഒരു ശബ്ദത്തെ കുറിച്ച് പറയുന്നു. ഓം എന്ന് പറയുന്ന ശബ്ദമാണ് ഇതെല്ലാമായി മാറിയെന്ന് പറഞ്ഞാൽ എങ്ങനെ? ഓം എന്ന് പറയുന്നത് കേവലം ഒരു ശബ്ദമാണ്. ഇവിടെ അനുഭവപ്പെടുന്നതോ ആകാശം, വായു, ജലം, അഗ്നി, പൃഥിവി, ഇതൊക്കെയാണ് അനുഭവപ്പെടുന്നത്. ഗായത്രി എന്ന് പറയുന്ന ഒരു ഛന്ദസ് ഇതെല്ലാമായി മാറിയെന്ന് പറയുന്ന എങ്ങനെ? അവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഇത് ഗായത്രിയാഖ്യസ്യ ഛന്ദസ്വഭിഹിതത്തോടെ ഗായത്രി ഛന്ദസ്സിനെയാണ് പറഞ്ഞിരിക്കുന്നത്. തത് പരിഹർത്തവ്യം, അതിന് പരിഹാരം പറയണം. എങ്ങനെ ആ ഛന്ദസ് ഇതെല്ലാമായി മാറും? അവിടെ ഛന്ദസ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് ബ്രഹ്മവും നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നു? പൂർവാപരമായി വിചാരം ചെയ്യുന്നു. കഥം പുനഃ ഛന്ദോ വിധാന എന്ന ബ്രഹ്മാഭീതമിതി ശക്തിദേവതാവനസി മഹിമ ഇതി ഏതസ്യാമൃതി ചതുഷ്പാദ് ബ്രഹ്മദർശിതം. ചോദിക്കുന്നു, ഛന്ദസ്സിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ബ്രഹ്മത്തെക്കുറിച്ചല്ല പറയുന്നതെന്ന് നിങ്ങളെങ്ങനെ തീരുമാനിച്ചു? പൂർവപക്ഷിയോട് ചോദിക്കുകയാണ്. കഥം മുന ഛന്ദോ വിധാന, ഛന്ദസ്സിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് എന്നാ ബ്രഹ്മാവിഹിതം ബ്രഹ്മത്തെ അല്ല പറഞ്ഞിരിക്കുന്നതെന്ന് അങ്ങനെ പറയാൻ പറ്റും? എന്തുകൊണ്ട് യാവത താവാനസ്യ മഹിമ ഇതി ഏതസ്യാമൃതി ചതുഷ്പദ് ബ്രഹ്മദർശിതം. താവാനസ്യ മഹിമ എന്ന് തുടങ്ങുന്ന ഈ ഇറക്കൽ ചതുഷ്മാ ബ്രഹ്മത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അത് ഛന്ദസ്സിനെയാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ചോദ്യം സമാധാനം, അതിന് വീണ്ടും ചോദ്യം സമാധാനം, അങ്ങനെ പോകുന്നു. ഒരാൾ പറഞ്ഞു മുമ്പ് ബ്രഹ്മത്തെയല്ല പറഞ്ഞിരിക്കുന്നു, ഗായത്രി ഛന്ദസ്സിനെയാണ്. ഒരാൾ ചോദിക്കുന്നു ശരി, ഗായത്രി തന്നെ പറഞ്ഞു ഛന്ദസ്സിന്, പക്ഷെ അത് ബ്രഹ്മത്തെ അവിടെ പറഞ്ഞിട്ടില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? എന്നോട് താവാനസ്യ മഹിമ തദോ ജായാം സത്പുരുഷ പാദോസ്യ സർവ ഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി എന്നെല്ലാം പറഞ്ഞിട്ടില്ലേ? അപ്പൊ ബ്രഹ്മത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാലോ നൈതദസ്തി, അത് ശരിയല്ല. വീണ്ടും മറ്റൊരാൾ പറയുന്നു, ഇവിടെ ശ്രമിക്കുന്ന എന്താണ്? ബ്രഹ്മം, ആ ബ്രഹ്മതത്വത്തെ എങ്ങനെ തിരസ്കരിക്കാമെന്നാണ് ചോദ്യം ചോദിക്കുന്ന ആള് പറയുന്നു. അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു തത്വമേ ഇല്ല. എല്ലാം ബാഹ്യമായി കാണുകയും എല്ലാത്തിനെ കുറിച്ചും ഭൗതികമായി ചിന്തിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മം എന്ന് പറയുന്ന ഒരു തത്വമേ ഇല്ല. ഇനി അല്ല, ബ്രഹ്മം എന്ന് പറയുന്ന ഒരു തത്വമുണ്ട് എന്നൊരാൾ വിശദീകരിക്കാൻ പോയാലോ? ബ്രഹ്മം എന്നൊരു തത്വമുണ്ടെങ്കിൽ അത് സ്പഷ്ടമായിരിക്കും. ഇത്രയും നിങ്ങൾ വിശദീകരിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു തത്വം ഉണ്ടാകാൻ വഴിയില്ല. കാരണം ഏതാണോ തത്വമായിരിക്കുന്നത്, പരമാർത്ഥമായിരിക്കുന്നത്, അത് സ്പഷ്ടമായിരിക്കണമെന്ന്. അല്ലെങ്കിൽ തിരിച്ചും പറയാം, എന്താണ്? ഏതാണോ സ്പഷ്ടമായിരിക്കുന്നത് അത് പരമാർത്ഥമായിരിക്കണം. നിങ്ങൾ ഒരുപാട് ചിന്തിച്ച് വ്യാഖ്യാനിച്ച് പരമാർത്ഥത്തെ കണ്ടെത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരമാർത്ഥം ആകാൻ വഴിയില്ല. ഉദാഹരണം, എൻ്റെ മുമ്പിലിരിക്കുന്ന വസ്തു, അത് സ്പഷ്ടമായിരിക്കുന്നു. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഇത് പരമാർത്ഥമാണ്, ഇത് പരമാർത്ഥമായതുകൊണ്ട് ഇത് സ്പഷ്ടമായിരിക്കുന്നു എന്നാണ് പറയുന്നതിൻ്റെ യുക്തി. അതിനാണ് ഭാഷകാരൻ നിഷേധിക്കുന്നത്. അങ്ങനെയല്ല, സ്ഥൂലമായി സ്പഷ്ടമായിരിക്കുന്നു എന്നതുകൊണ്ട് ഒരു കാര്യം പരമാർത്ഥമാകണമെന്നില്ല. സ്ഥൂലമായിരിക്കുന്നു, ബൃഹത്തായിരിക്കുന്നു. പരമാർത്ഥത്തെ സംബന്ധിച്ച് അത് സൂക്ഷ്മമായതുകൊണ്ട് അവിടെ കൂടുതൽ വിശദീകരണം ആവശ്യമായിട്ട് വരും. ഏതുപോലെ എന്റെ മുമ്പിലിരിക്കുന്ന വസ്തു സ്ഥൂലമാണ്, സ്പഷ്ടമാണ്, ഇതിന് വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല. പക്ഷേ ഇതേ വസ്തുവിന്റെ തന്നെ സൂക്ഷ്മമായ ഭാഗങ്ങൾ, പരമാണുക്കൾ, അതിനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വിശദീകരണം ഇവിടെ ആവശ്യമാണ്. എങ്ങനെ പരമാണുക്കളിൽ നിന്നതുണ്ടായി വന്നു, എങ്ങനെ പരമാണുക്കൾ ദിനകങ്ങളായി, ദിനകൾ ത്രിണകങ്ങളായി, കറക്കിയും പറയുന്ന പോലെ അങ്ങനെ വന്നു വന്ന് ഈ സ്ഥൂലമായ വസ്തുവായി മാറി, ഇതിൽ ഗുണങ്ങൾ വന്നു, ഒരു പരസ ഗന്ധാദി ഗുണങ്ങൾ വന്നു, പരിമാണം വന്നു, അതിനെല്ലാം കാരണമായിട്ട് ഇതിനൊരു സൂക്ഷ്മമായ വസ്തുണ്ട്. അവിടെ വിശദീകരണം ആവശ്യമുണ്ട്. പ്രത്യക്ഷ സിദ്ധമായ വസ്തുവിന് അത് ആവശ്യമുണ്ട്. അപ്പൊ സൂക്ഷ്മമായ വസ്തുവിനെ കുറിച്ച് വിശദീകരിച്ചാലോ പല അഭിപ്രായങ്ങളും പറയും. ഒരാൾ പറയും നിങ്ങൾ പറയുന്നതല്ല അതിന്റെ തത്വം, വേറൊരാൾ പറയും അതല്ല ഇതാണ് തത്വം. അപ്പൊ അവിടെ കൂലങ്കഷമായ വിചാരം ആവശ്യമാണ്, സൂക്ഷ്മമായ വിചാരം ആവശ്യമാണ്. വിചാരത്തിന്റെ പ്രയോജനം എന്താ പറയുന്നത്? തത്വനിർണയം. തത്വനിർണയം എന്ന് പറഞ്ഞാൽ എന്താണോ, എന്താ തത്വത്തിന് നിർണയിക്കാൻ ഉള്ളത്? തത്വത്തെ സംബന്ധിച്ചുള്ള ജ്ഞാനത്തിലുള്ള വ്യക്തത, അതാണ് തത്വനിർണയം എന്ന് പറയുന്നത്. തത്വസംബന്ധിയായ ജ്ഞാനത്തിന്റെ വ്യക്തത അതിനു വേണ്ടിയിട്ടാണ്. ജ്ഞാനം, അറിവ് എന്ന് പറയുന്നത് എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നതാണ്. അത് സ്വയം പ്രകാശ സ്വരൂപമാണ്. അതിനെങ്ങനെ അവ്യക്തത വരും? അറിവിന്റെ സ്വഭാവം തന്നെ എന്താണോ, അറിയിക്കുക എന്നുള്ളതാണ്. സ്വയം അറിവായി പ്രകാശമായി നിന്നുകൊണ്ട് എല്ലാത്തിനെയും അറിയിക്കുക, അതിങ്ങനെ അവ്യക്തത വരുന്നു. വിചാരം വിചാരത്തിലൂടെ തത്വനിർണയം, തത്വനിർണയം അറിവിന്റെ വ്യക്തത, ആ അറിവിന്റെ വ്യക്തതയുടെ ആവശ്യം എന്തുകൊണ്ട് വരുന്നു? അറിവാണെങ്കിൽ അത് വ്യക്തമായി ഇരിക്കും എന്നാണ്. വെളിച്ചത്തിന് ഒരിക്കലും ഇരുളായിരിക്കാൻ കഴിയില്ല, വെളിച്ചത്തിന് വെളിച്ചമായി ഇരിക്കാൻ കഴിയും. പിന്നെന്താ ഇനി അതിന് കൂടുതൽ വ്യക്തത വരുത്തുന്നത്? അറിവിലേക്ക് എന്തെങ്കിലും ഒരു ഗുണത്തെ ആധാനം ചെയ്യാനോ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ദോഷത്തെ നീക്കം ചെയ്യാനോ സാധ്യമല്ല. എന്തുകൊണ്ട്? അറിവ് സ്വഭാവേന തന്നെ അത് പരിശുദ്ധമാണ്, സ്വഭാവത്തിന് തന്നെ അത് പൂർണ്ണമാണ്, സ്വഭാവേന തന്നെ അത് വ്യക്തമാണ്, പ്രകാശസ്വരൂപമായതുകൊണ്ട്. പിന്നെ വിചാരം കൊണ്ടെന്താ? അപ്പൊ അത് വിചാരം കൊണ്ട് എന്താ അറിവിൽ വരുന്ന വ്യക്തത എന്ന് നമ്മൾ ബാഹ്യമായി ചോദിക്കേണ്ട കാര്യമില്ല, മറ്റൊരാളോട് അത് ചോദിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? നമ്മൾ തന്നെക്കുറിച്ച് ഒരിക്കലും മറ്റൊരാളോട് ചോദിക്കാറില്ല. ഞാൻ ആരാണ്? അന്യനോട് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ ഒരാൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അയാൾക്കെന്തോ തകരാറ് സംഭവിച്ചിരിക്കുന്നു. മറിച്ച് തന്നെ കൂടുതൽ പരിചയമുള്ളത് തനിക്കാണ്, തന്നെ കൂടുതൽ ബോധിക്കാൻ കഴിയുന്നുള്ളത് തനിക്കാണ്. അറിവിന്റെ ദോഷങ്ങളെക്കുറിച്ചോ അറിവിന്റെ അവ്യക്തതകളെക്കുറിച്ചോ മറ്റൊരാളോട് ചോദിക്കേണ്ട കാര്യമില്ല. പിന്നെന്താണോ, തന്റെ പോക്കറ്റ് കാലിയാണോ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ താൻ തന്നെ പരിശോധിച്ചാൽ മതി. വേറൊരാളിനെ കൊണ്ട് തന്റെ പോക്കറ്റിൽ കഴിയിടിക്കേണ്ട കാര്യമില്ല. താൻ തന്നെ പരിശോധിച്ചാൽ മതി. എന്താണ് ഈ അറിവിന്റെ പോരായ്മ? എന്താണ്? അപ്പൊ അത് തനിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. എന്താണ് അതറിഞ്ഞിട്ടും അതിനറിയാൻ കഴിയുന്നില്ല, ബോധിച്ചിട്ടും ബോധിക്കാൻ കഴിയുന്നില്ല, ബോധ്യപ്പെട്ടിട്ടും അത് ബോധ്യപ്പെടുന്നില്ല. അതാണ് അതിന്റെ പോരായ്മ. ഇവിടെ നിന്ന് ഇത് വന്നു, അറിവിന്റെ സ്വഭാവം എന്ന് പറയുന്നത് എന്നോട് ഇത് യോജിക്കുന്നില്ലല്ലോ. അറിവിന്റെ സ്വഭാവം എന്ന് പറയുന്ന ബോധ്യപ്പെടുക എന്നുള്ളതാണ്. അവിടെ ബോധ്യമില്ലായ്മ എങ്ങനെ വരും? അതെങ്ങനെ സംഭവിക്കും? അതെന്തായാലും അത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്റെ അനുഭവമാണ്. അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് താൻ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ശരി, അത് സംഭവിച്ചിരിക്കുന്നു. തന്റെ അറിവിൽ പോരായ്മകൾ സംഭവിച്ചിരിക്കുന്നു. താൻ ബോധ്യപ്പെടാൻ ശ്രമിച്ചിട്ടും അത് ബോധ്യപ്പെടുന്നില്ല, അത് വ്യക്തമാകുന്നില്ല. അതുകൊണ്ടല്ലേ നമ്മൾ സാറിന് പരാതി പറയുന്നത്, എത്ര വർഷമായി ഞാനിത് കേട്ടുകൊണ്ടിരിക്കുന്നു, പക്ഷേ എനിക്കൊന്നും വ്യക്തമാകുന്നില്ല. അതെന്തുകൊണ്ട് അവ്യക്തത സംഭവിക്കുന്നു? അതും അറിവിന്റെ തന്നെ പണിയാണ്, അവ്യക്തതയെ സൃഷ്ടിക്കുന്നത്. ഏതുപോലെ വെളിച്ചം വിരളിനെ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നു പോലെ, എന്തുകൊണ്ട് അവിടെ നിൽക്കുന്നു? വെളിച്ചം അവിടെ എത്തിയില്ല. അപ്പൊ ഇരുളിന് ആരാ ഉത്തരവാദി? വെളിച്ചം തന്നെയാണ്. വെളിച്ചം അവിടെ എത്തിപ്പെട്ടാൽ പിന്നെ ഇരുളില്ല, എത്തിപ്പെടാതിരുന്നാൽ അവിടെ ഇരുളുണ്ട്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അറിവിന്റെ തന്നെ ഒരു പോരായ്മയായി ഇവിടെ അറിവില്ലായ്മയും നിൽക്കുന്നു. അതങ്ങനെ സംഭവിക്കാമോ? അതാണ് അനുഭവം നമ്മുടെ. അനുഭവം ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് അത് സംഭവിക്കുന്നു? അതെങ്ങനെ വെളിച്ചും ഇരുളും തമ്മിൽ? അത് സന്ധ്യാസമയത്ത് നമുക്കത് ചോദിക്കാൻ കഴിയില്ല. കാരണം ഇവിടെ രണ്ടും അനുഭവിക്കുന്നു, ഇരുളിനെ അനുഭവിക്കുന്നു, വെളിച്ചത്തെ അനുഭവിക്കുന്നു. അതുപോലെ ഇവിടെയും തത്വത്തെ സംബന്ധിച്ചും ഇരുളിന്റെയും വെളിച്ചത്തിന്റെയും അനുഭവമുണ്ട് എന്ന് പറയുമ്പോൾ വെളിച്ചത്തിന്റെ വ്യക്തതയില്ല, അറിവിന്റെ വ്യക്തതയില്ല. അതുകൊണ്ടാണ് പറയുന്നത് തത്വത്തിന്റെ നിർണയം വരണം, തത്വത്തിന്റെ വ്യക്തത വരണം. അവിടെ വ്യക്തത വരണമെങ്കിൽ എന്താ വഴി? അവ്യക്തതയും മാറ്റുക, അതാണ്. അവ്യക്തതയെ മാറ്റുന്നതിന് വിചാരം. അങ്ങനെ വിചാരം കൊണ്ട് അവ്യക്തത മാറുമോ? മാറുമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് മാറുന്നു? വിചാരം കൊണ്ട്. കാരണം വിചാരം എന്ന് പറയുന്നതും അതിൻ്റെയും സ്വരൂപം അറിവാണ്. വിചാരം എന്ന് പറയുന്ന അറിവാണ്. വിചാരം സ്വയം അറിവിന്റെ രൂപത്തെ സ്വീകരിച്ചിരിക്കുന്നതുകൊണ്ട് ആ അറിവിനെ അവ്യക്തതയെ മാറ്റാൻ കഴിയും. വെളിച്ചവിരുളിനെ മാറ്റുന്നു. അപ്പൊ വിചാരൂപത്തിലുള്ള അറിവ് അറിവിൽ സംഭവിച്ചിരിക്കുന്ന അവ്യക്തതയെ മാറ്റുന്നു. അത് മുമ്പ് പറഞ്ഞ അങ്ങനെ സംഭവിക്കാമോ? സംഭവിക്കാൻ എന്തുകൊണ്ട്? എവിടെയാണോ നിഴല് കാണുന്നത് അത് വെളിച്ചത്തിനോട് ചേർന്നായിരിക്കും. വെളിച്ചത്തു നിന്നും മാറി ഒരിടത്ത് നിഴല് നിൽക്കാൻ പറ്റത്തില്ല. ഇവിടെ അറിവിനോട് ചേർന്ന് തന്നെ അറിവില്ലായ്മ പ്രകടമാകുന്നു. എവിടെ? തന്റെ ഉള്ളിൽ. ഇപ്പൊ താൻ ഗ്രഹിക്കുന്നു, ആ ഗ്രഹിക്കുന്നിടത്ത് തന്നെ തന്റെ അറിവില്ലായ്മ നിൽക്കുന്നു, അറിവിനോട് ചേർന്നു. അപ്പൊ അവിടെ വിചാരമാകുന്ന അറിവുകൊണ്ട് ആ അറിവില്ലായ്മയെ മാറ്റുന്നു. അതാണ് വിചാരം ആവശ്യമായി വരുന്നു. വിചാര സഫലമാകുമോ? അത് കേവലം ഒരു മാനസിക പ്രക്രിയയല്ലേ, മനസ്സിന്റെ ഒരു പ്രവർത്തനമല്ലേ? അതുകൊണ്ട് എങ്ങനെ ഈ തത്വജ്ഞാനം സാധ്യമാകും, പരമാർത്ഥജ്ഞാനം സാധ്യമാകും എന്നൊക്കെ ചോദിക്കും. പക്ഷെ പരമാർത്ഥജ്ഞാനത്തിന് അത് കൂടിയേ കഴിയും, വിചാരം കൂടാതെ കഴിയത്തില്ല. അത് ആ തത്വബോധത്തിലെ അവ്യക്തതകളെ മാറ്റുന്നു. അത് ആ അവ്യക്തത എന്ന് പറയുന്നത് ചിലപ്പോൾ വിപരീയ രൂപത്തിലായിരിക്കാം, ചിലപ്പോൾ അത് സംശയരൂപത്തിലായിരിക്കാം. അത് ഏത് തരത്തിലായാലും ശരി, അതിനെ മാറ്റുന്നതിനുള്ള ഒരു ഉപായമായിട്ടാണ് ഈ വിചാരത്തിലൂടെ സ്വീകരിച്ചിരിക്കുന്നത്. ശരി, വിചാരം കൊണ്ട് മാറി, ഇതെല്ലാം മാറി, സംശയം മാറി, വിപരീയം മാറി. എന്തു പറയും? തത്വജ്ഞാനം വ്യക്തമായി, അല്ലെങ്കിൽ വ്യക്തമായ ബോധം. ഏത് കാര്യത്തെയാണോ എന്നെ ഉപദേശിക്കുന്നത് ആ കാര്യത്തെ സംബന്ധിച്ച് എനിക്ക് വ്യക്തമായ ബോധമുണ്ടായി എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ഒരു വ്യക്തമായ ബോധമുണ്ടായാൽ എന്താ അതിന്റെ ഫലം? അതിനൊരു ഫലം കൂടെ വേണ്ടേ? തത്വത്തിന്റെ വ്യക്തമായ ബോധം എന്ന് പറയുമ്പോൾ തത്വത്തിന് വിപരീതമായിരിക്കുന്ന സർവത്തെയും അവിടെ നിരാകരിക്കുന്നു. അങ്ങനെ സർവത്തെയും നിരാകരിക്കുമ്പോൾ ആ വ്യക്തതയുടെ ഫലമായി എന്താണ് അവിടെ അവശേഷിക്കുന്നത്? സാധാരണ പല ഭാഷയിലും പറയുമെന്ന് പറയും, സംസാര നിവൃത്തി സംഭവിച്ചു, മുക്തി സംഭവിച്ചു. അപ്പൊ സംസാര നിവൃത്തി മുക്തി എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്കൊരുപാട് പ്രതീക്ഷകളുണ്ടാവും. എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു, ഉടനെ സംസാരം അപ്രത്യക്ഷമാകാൻ പോകുന്നു, മുക്തി എന്ന് പറയുന്ന എന്തോ പുതിയതൊന്നും വന്നു ചേരാൻ പോകുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഭാവനകൾ മനസ്സിൽ വരും. അപ്പോൾ ആ ഭാവനയ്ക്ക് അനുസൃതമായ പ്രവൃത്തികൾ വരും. അത്തരം പ്രവൃത്തികൾ തന്നെ ഈ പറയുന്ന നമ്മുടെ ഭാവനയിലുള്ള മുക്തിക്കും നിവൃത്തിക്കുമൊക്കെ തടസ്സമായി നിൽക്കും. അതുകൊണ്ട് ഭാഷ്യകാരൻ അവിടെയൊക്കെ പറയുന്നത് എന്താണ്? ആ വിചാരം കൊണ്ട് തത്വബോധം, തത്വനിർണയം, തത്വത്തിൻ്റെ വ്യക്തമായ ബോധം, ആ തത്വബോധത്തിൽ ഞാനിത് പറയുന്നത്, നമ്മളിവിടെ ഈ ഒരു തത്വത്തെ ആശ്രയിച്ചാണ് വിചാരം ചെയ്യുന്നത്. പലരെങ്കിലും ചിലരെങ്കിലും ചിലപ്പോൾ ചിന്തിക്കും, എന്താ ഇതുകൊണ്ട് പ്രയോജനം? ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു, ഇതിനെന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ? എന്ത് പ്രയോജനം നിങ്ങൾക്ക് വേണ്ടത്? എനിക്ക് മുക്തി വേണം. മുക്തി എന്ന് പറഞ്ഞാൽ എന്താ? മുക്തിയെ സംബന്ധിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഞാൻ പുരാണങ്ങളിൽ നിന്നും ഇതിഹാസങ്ങളിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നുമൊക്കെ കേട്ടിട്ടുണ്ട്. ആ കേൾവിയിൽ നിന്ന് ഞാൻ കരുപിടിപ്പിച്ച ഒരു സങ്കല്പമുണ്ട്, ആ സങ്കല്പത്തിന് അനുസരിച്ചുള്ള മുക്തി എനിക്ക് വേണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കഷ്ടപ്പെടുന്നത്. മുക്തിയെ സംബന്ധിച്ച് നിങ്ങളുടെ സങ്കല്പം എന്താണെന്നറിയില്ല. അപ്പോൾ വിചാരം കൊണ്ട് എന്തായാലും നിങ്ങളുടെ സങ്കല്പത്തിലുള്ള മുക്തി കിട്ടാൻ പോകുന്നുണ്ട്. കാരണം അത് കേവലം നിങ്ങളുടെ ഒരു ഭാവനയാണ്. അത്തരം ഒരു ഭാവനയെ ഇതിൻ്റെ ഫലമായിട്ട് വിചാരം ഇവിടെ വാഗ്ദാനം ചെയ്യുന്നില്ല. വിചാരം പറയുന്നത് എന്താണ്? തത്വബോധത്തിൻ്റെ നിർണയം, അതായത് വ്യക്തത. ആ വ്യക്തത എന്ന് പറയുന്നത് ആ വ്യക്തതയ്ക്ക് തടസ്സമായിരിക്കുന്ന മാർഗം എന്നുള്ളതാണ്. അതിൻ്റെ ഫലമായി വരുന്ന എന്താണ്? മുക്തി തന്നെ, അല്ലെങ്കിൽ സംസാര നിവൃത്തി തന്നെ. അത് നമ്മുടെ ഭാവനയിലുള്ള കാര്യങ്ങളൊന്നും. എന്താണ് മുക്തിയെക്കുറിച്ചിവിടെ പറയുന്നത്? ഭാഷ്യകാരൻ പറയുന്നത് കൃതകൃത്യത, കൃതകൃത്യത രൂപത്തിലുള്ള മുക്തിയെക്കുറിച്ചാണ് പറയുന്നത്. കൃത്യമായതെല്ലാം കൃതമായി എന്നുള്ള ബോധം, കൃത്യമായിരിക്കുന്നത്, കർത്തവ്യമായിരിക്കുന്നത്, ചെയ്യേണ്ടതായവ പ്രവൃത്തികൾ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ കർണപ്രവൃത്തി കൊണ്ടോ നിർവഹിക്കപ്പെടേണ്ടതായ എല്ലാ പ്രവൃത്തികളും നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞു. ഇതാണ് കൃതകൃത്യത. ഇതിനാണ് കൃതകൃത്യതാ ബോധം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തത്വജ്ഞാനത്തിൻ്റെ വ്യക്തതയിൽ ഈ കൃതകൃത്യതാ ബോധവും ഒരു വ്യക്തമായിരിക്കുന്നു. കൃതകൃത്യത എന്ന് പറയുന്നത് എന്താണ്? പറയുന്നു കൃതകൃത്യതാ ബോധം, ഞാൻ എൻ്റെ കർത്തവ്യങ്ങളെല്ലാം നിറവേറ്റിക്കഴിഞ്ഞു, എന്നെ കർത്തവ്യത്തിലേക്ക് നിയോഗിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒന്നും തന്നെയില്ല. വേദത്തിൻ്റെ വിധിയോ മറ്റെന്തെങ്കിലും നിയോഗങ്ങളോ ഒന്നും തന്നെയില്ല. പിന്നെയോ സ്വയം അതെല്ലാം നിറവേറ്റിക്കഴിഞ്ഞു. എന്തുകൊണ്ട്? താൻ സാക്ഷാത്കരിച്ചിരിക്കുന്ന തൻ്റെ തത്വമായിരിക്കുന്ന തൻ്റെ പരമാർത്ഥ തത്വമായിരിക്കുന്ന ഈ അറിവ് പരിശുദ്ധമാണ്, അത് പൂർണ്ണമാണ്. അവിടെ അതിനെ മലിനമാക്കത്തക്ക രീതിയിൽ യാതൊരു കർത്തവ്യ ബുദ്ധിയും തന്നിൽ സ്ഥിതി ചെയ്യുന്നില്ല. ഇതാണ് മുക്തി. ഇത്തരമൊരു മുക്തിക്ക് അപ്പുറമുള്ള ഒരു മുക്തിയെക്കുറിച്ച് പറയുന്നില്ല. ഇത്തരമൊരു മുക്തിക്ക് ഉപായമായ ജ്ഞാനത്തിനപ്പുറമുള്ള ഒരു ജ്ഞാനത്തെക്കുറിച്ചും പറയുന്നില്ല. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഇതുകൊണ്ടാണ്. ഇതുകൊണ്ട് എന്താ സാധിക്കുന്നത്? ഈ വിചാരം കൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന എന്തെങ്കിലും സാധിക്കുമോ? ഒരിക്കലുമില്ല. പ്രതീക്ഷ എന്ന് പറയുന്ന അന്തമില്ലാത്തതാണ്. എന്തും പ്രതീക്ഷിക്കുന്നതിന് നമുക്ക് ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ പ്രതീക്ഷകളെയൊക്കെ നിറവേറ്റി തരുന്ന ഒന്നല്ല ആത്മവിദ്യ എന്ന് പറയുന്നു. മറ്റത് ആ പ്രതീക്ഷകളെല്ലാം അവസാനിപ്പിക്കുന്ന ഒന്നാണ്. ഇവിടെ ജ്ഞാനത്തിന്റെ വ്യക്തത എന്ന് പറയുന്നത് അതാണ്. അതിനോടുകൂടി ചേരുന്നതാണ് കൃതകൃത്യതാബോധവും. ആ വ്യക്തതയ്ക്ക് ആവശ്യമാണ്. അവിടെ കൃതകൃത്യതയെ സംബന്ധിച്ചുള്ള വ്യക്തതയില്ലെങ്കിൽ പിന്നെ ജ്ഞാനത്തിന്റെ വ്യക്തതയില്ല. ഇത് കേവലം അറിവിനെ മാത്രം സ്പർശിക്കുന്ന കാര്യമാണ്. ഏതറിവ്? തന്റെ ഉള്ളിൽ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഈ അറിവ്. ഈ അറിവിനെ സംബന്ധിച്ചാണ് താൻ പറയുന്നത് എന്താണ് ഈ അറിവിന്റെ വ്യക്തത, ഈ അറിവിൽ സംഭവിക്കുന്ന കൃതകൃത്യത, അല്ലെങ്കിൽ ഈ അറിവിനോട് കൂടി ചേരുന്ന കൃതകൃത്യത ബോധം. ഈ അറിവിൽ ഗ്രഹിക്കുന്ന സംസാര നിവൃത്തി മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കേവലമായ അറിവ് എന്ന് പറയുന്ന ഒന്നിനെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ഒന്നാണ്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അതിനെ സംസാര നിവൃത്തി എന്ന് പറഞ്ഞാലും മുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കൃതകൃത്യത എന്ന് പറഞ്ഞാലും അതെല്ലാം ഈ അറിവിനെ ആശ്രയിച്ചിരിക്കുന്ന കാര്യം. ആരുടെ അറിവിനെ? ശ്രോതാവിന്റെ അറിവിനെ. ഇത് വളരെ വ്യക്തമായി ധരിക്കേണ്ട കാര്യങ്ങളാണ്. ശ്രോതാവിന്റെ അറിവിനെ. ശ്രോതാവിന്റെ അറിവ് എന്ന് പറയുന്നത് പ്രതീക്ഷണം മാറിക്കൊണ്ടിരിക്കുന്നതും സ്ഥായീഭാവമില്ലാത്തതുമായതാണ്. അങ്ങനെയുള്ള ഒരു അറിവിനെ ആശ്രയിച്ചാണ് മുക്തി എന്ന് പറയുമ്പോൾ അറിവ് മാറിപ്പോകത്തില്ലേ? മുക്തി മാറത്തില്ലേ? കൃതകൃത്യത മാറത്തില്ലേ? അല്ലെങ്കിൽ ഇവിടെ എന്താണ് ശ്രോതാവിന്റെ അറിവ് എന്ന് പറയുന്നത്? അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന അറിവിനെ കുറിച്ചല്ല പറയുന്നത്. കൃതകൃത്യതയെ പ്രദാനം ചെയ്യുന്ന ആ അറിവ് എന്ന് പറയുന്നത് ശ്രോതാവ് അതിനെ എങ്ങനെ ഗ്രഹിക്കുന്നു? തന്റെ തന്നെ സ്വരൂപമായി ഗ്രഹിക്കുന്നു. ന ഉദേതി നസ്തമേത്യേക സംവിദേശ സ്വയം പ്രഭാ. സ്വയം പ്രഭാരൂപത്തിലുള്ള ഈ സംവിത്ത് ഉദയ അസ്തമയനങ്ങളില്ലാത്തതാണ് എന്ന് ശ്രോതാവ് അറിയുന്നത് ആരുടെ സംവിത്തിനെ കുറിച്ച്? തന്റെ തന്നെ സംവിത്തിനെ കുറിച്ച്. തന്റെ സംവിത്ത് എന്താണ് തന്റേതെന്ന് പറയുന്നത്? തന്റെ സ്വരൂപമായി ഇരിക്കുന്ന ഏഷാ സംവിത്ത് സ്വയം പ്രഭാ. സ്വയം പ്രഭാരൂപത്തിലുള്ള സംവിത്ത്. ആ സമയത്തിലാണ് അയാൾ മനസ്സിലാക്കുന്നത് ഇവിടെ ഉദയ അസ്തമയനങ്ങളില്ല. അതിന്റെ പൂർണ്ണത എന്താണ്? അവൻ സ്വയം കൃതകൃത്യനായിരിക്കുന്നു. എങ്ങനെ? തന്റെ ബോധം കൊണ്ട്. മറ്റൊന്നുകൊണ്ട് സാധ്യമല്ല. പ്രവർത്തിച്ച് പ്രവർത്തിച്ച് തനിക്ക് ഒടുവിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു എന്നൊരു ബോധം വരും. ഇല്ല, ഒരിക്കലും വരത്തില്ല. അവിടെ എന്തായിരിക്കും? കർത്തവ്യശേഷം അവശേഷിക്കും. ഇത് തത്വത്തെ സംബന്ധിച്ച് പറയുന്നു. തത്വമല്ലാത്തതിനെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രവൃത്തി ഒരുപാട് മഹത്വപ്പെടുത്തിയത് പറയും. ആധ്യാത്മികമായ ഉപദേശങ്ങളിൽ തന്നെ മുമ്പും പറഞ്ഞിട്ടുണ്ട്, അജ്ഞന് വേണ്ടി പറയുന്ന ഉപദേശങ്ങളുണ്ട്, വിജ്ഞന് വേണ്ടി പറയുന്ന ഉപദേശങ്ങളുണ്ട്. രണ്ടിനും കൂടെ കൂട്ടിക്കുഴക്കരുത്. പ്രവൃത്തിയൊക്കെ വളരെ മഹത്വപ്പെടുത്തി പറയുന്ന ഭാഗങ്ങളുണ്ട്. അത് പറയും ആർക്കു വേണ്ടി? അജ്ഞന് വേണ്ടി. നിവൃത്തിയെ മഹത്വപ്പെടുത്തി പറയും, ജ്ഞാനത്തെ മഹത്വപ്പെടുത്തി പറയും ആർക്കു വേണ്ടി? വിജ്ഞന് വേണ്ടി. വിജ്ഞന് വേണ്ടി എന്ന് പറഞ്ഞാൽ ആർക്കാണോ ആ വിജ്ഞാനത്തെ ഉൾക്കൊള്ളുന്നതിന് പ്രാപ്തിയുള്ളത്, ആരാണോ ആ വിജ്ഞാനത്തെ കാംക്ഷിക്കുന്നത്, അവനെയാണ് പറയുന്നത് ജിജ്ഞാസു. ജ്ഞാതം ഇച്ഛു, അറിയുന്നതിന് ഇച്ഛയുള്ളവൻ, അവനോട് പറയുന്നതാണ്. അവൻ മറ്റേതിനെ ഗ്രഹിക്കാൻ പാടില്ല. അജ്ഞനോട് പറഞ്ഞ കാര്യങ്ങൾ അവൻ ഗ്രഹിക്കരുത്. ഒരേ വേദം തന്നെ രണ്ടും പറയുന്നു, ഒരേ ഗുരു തന്നെ രണ്ടും പറയുന്നു. ഒരു സ്ഥലത്ത് വരുമ്പം ഒരുപാട് കർമ്മത്തെ പുകഴ്ത്തി പറയുന്നു, വേറൊരു ഭാഗത്ത് വരുമ്പോൾ അതുപോലെ തന്നെ അതിന് നേരെ വിപരീതമായി തത്വജ്ഞാനത്തിന്റെ മഹത്വം പറയുന്നു. ഇവിടെ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ആ തത്വജ്ഞാനത്തിന്റെ മഹത്വത്തിൽ അതിനോട് ചേരുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറയുന്നു, അത് തത്വജ്ഞാനത്തിന്റെ വ്യക്തതയാണ്. ആ തത്വജ്ഞാനത്തിന്റെ വ്യക്തതയോടുകൂടി ചേരുന്നതാണ് കൃതകൃത്യത, അല്ലെങ്കിൽ കൃതകൃത്യതാ ബോധം. അതൊരുവനുണ്ടാകുന്നു. ആർക്കാണോ തത്വജ്ഞാനത്തിൽ വ്യക്തമായത്, വ്യക്തത വന്നത്, അവന് കർത്തവ്യമായി ഒന്നും തന്നെ ശേഷിക്കുന്നില്ല. ആ അതിനാണ് പറയുന്നത് എന്താണ്? അകർത്തവ്യത എന്ന് പറയും. അതെന്ത്? അതാണ് നമ്മളിവിടെ ആ തത്വജ്ഞാനത്തിന്റെ പൂർണതയായി കാണുന്നത്. അതിനു വേണ്ടിയിട്ടാണ് വിചാരം. ഇത് വിചാരം കൂടാതെ സാധ്യമല്ല. ആ വിചാരം സംഭവിച്ചിരിക്കണം ഒരുവനെ. ഇവിടെ ആധ്യാത്മികം എന്ന് പറയുന്നത് ഇതിനെയാണ്. ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം അറിയാമോ? ആത്മനി ഇത്യാധ്യാത്മം. ആത്മാവിൽ തന്നിൽ എന്താണോ സംഭവിക്കുന്നത് അതാണ് അധ്യാത്മം. അപ്പൊ താനെന്ന് പറയുന്നത് എന്താ? താനെന്ന് പറയുന്നത് ഈ ഇന്ദ്രിയങ്ങളും ശരീരവും മനസ്സും അതൊക്കെയാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് ആധ്യാത്മികമാണ്. അവിടെയൊക്കെ സംഭവിക്കുന്നത് എന്താ? കർമ്മങ്ങളാണ്, പ്രവൃത്തികളാണ്. ശരീരത്തിലും കർണങ്ങളിലും എല്ലാം സംഭവിക്കുന്ന പ്രവൃത്തികളാണ്. അത് ആധ്യാത്മികമല്ല. ഇവിടെ താനെന്ന് പറയുന്നത് എന്താണ്? തന്റെ പരമാർത്ഥ സ്വരൂപത്തെയാണ് താനെന്ന് പറയുന്നത്. ചിലപ്പോൾ താനെന്ന് പറയുമ്പോൾ ശരീരത്തെയും പറയും. ഇവിടെ അതല്ല, ആ പരമാർത്ഥ സ്വരൂപത്തെയാണ് താനെന്ന് പറയുന്നത്. അപ്പോൾ തൻ്റെ ആ പരമാർത്ഥ സ്വരൂപത്തിൽ എന്താ സംഭവിക്കുന്നത്? അതാണ് ആധ്യാത്മികം എന്ന് പറയുന്നത്. പരമാർത്ഥത്തിൽ അതല്ലാതെ മറ്റൊന്ന് സംഭവിക്കാൻ വഴിയില്ല. മൃത്തിൽ നിന്ന് പാത്രമല്ലാതെ മറ്റൊന്നും ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ പരമാർത്ഥം എന്താണ്? അത് തത്വമാണ്, അത് ജ്ഞാനമാണ്. അപ്പോൾ അതിൽ സംഭവിക്കുന്ന എന്താണ്? തത്വജ്ഞാനം, പരമാർത്ഥജ്ഞാനം. അത് മാത്രമേ ആധ്യാത്മികമാണ്. ബാക്കിയുള്ളതെല്ലാം എന്താണ്? വിഭ്രാന്തികളാണ് എന്ന് ഒരുവൻ തത്വബോധത്തിന്റെ വെളിച്ചത്തിൽ ഗ്രഹിക്കുന്നു. അത്തരത്തിലുള്ള ഒരു തത്വബോധത്തിന് വിചാരം ആവശ്യമാണ്. അത് വിചാരം കൊണ്ട് സംഭവിക്കുന്നു. അപ്പോൾ ഒരാൾക്ക് ഈ തത്വബോധം ദൃഢമാകുന്നതുവരെ, പൂർണ്ണമാകുന്നതുവരെ, വ്യക്തമാകുന്നതുവരെ വിചാരത്തിൽ വിരക്തി സംഭവിക്കാൻ പാടില്ല. സംഭവിച്ചാൽ ഈ ഫലം ഉണ്ടാകത്തില്ല. അവിടെ കൃതകൃത്യതാ ബോധമൊന്നും വരത്തില്ല. ആ കൃതകൃത്യതാ ബോധത്തിനപ്പുറം ഒരു മുക്തിയെക്കുറിച്ച് ഇവിടെ ഭാഷ്യകാരൻ പറയുന്നു. പിന്നെ പറയുന്ന എന്താണോ മുക്തി എന്ന് പറയുന്നത്, അങ്ങനെ നിങ്ങൾ പുറമേ നോക്കി വരും മുക്തിയെ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഭാഷ്യകാരം പറയുന്നത് മുക്തിയെ മരണത്തെ മുക്തി എന്ന് കണക്കാക്കിക്കൊള്ളു. അതാണ് ഒരു മുക്തി. അതിന് തത്വജ്ഞാനത്തിന്റെ ആവശ്യമില്ല. തത്വജ്ഞാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മരണം എന്തായാലും സംഭവിക്കും. അപ്പൊ അതല്ല മുഖ്യമായ മുക്തി എന്ന് പറയുന്നു. ഈ തത്വജ്ഞാനത്തിന്റെ വ്യക്തത തന്നെ തന്നെ തന്നെ സംഭവിക്കുന്ന ആധ്യാത്മികമായ ബോധം തന്നിൽ സംഭവിച്ചുകൊണ്ട് അതിന് ആധ്യാത്മികമെന്ന് പറയും. അതല്ലാതെ ആധ്യാത്മികം എന്ന് പറഞ്ഞ് ഇവിടെ കാട്ടിക്കൂട്ടുന്നതൊക്കെ വെറും പേക്കൂത്തുകളാണ്. ഇവിടെ ഈ തത്വത്തിന്റെ വെളിച്ചത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇത് അജ്ഞന്റെ ഭാഷയിൽ പറയുന്നതല്ല, വിജ്ഞന്റെ ഭാഷയിലാണ്. അതുകൊണ്ടല്ലോ ഈ നാക്കിന് നല്ല വശമില്ലാത്തവർ സംസാരിച്ചു കഴിഞ്ഞാൽ ശബ്ദം ഉദ്ദേശിക്കുന്ന ശബ്ദമായിരിക്കില്ല പുറത്തു വരുന്നു. അങ്ങനെ മലയാളത്തിൽ കൊഞ്ഞാന്ന് പറയും. നിങ്ങളുടെയൊക്കെ ഭാഷയിൽ എന്ത് പറയുന്നു എന്നറിയത്തില്ല. അപ്പൊ അങ്ങനെയുള്ളവർ സംസാരിച്ചു കഴിഞ്ഞാൽ അർത്ഥം മാറിപ്പോകും. ഉദ്ദേശിച്ച അർത്ഥമല്ല കേൾക്കുന്ന ആൾ മനസ്സിലാക്കുന്നത്. അത്തരം ഭാഷകളാണ് പറയുന്നത് അജ്ഞന്റെ ഭാഷ എന്ന് പറയുന്നു. നാക്കിന് തകരാറില്ലാത്ത ഭാഷയാണ് വിജ്ഞന്റെ ഭാഷ എന്ന് പറയുന്നത്. അതാണ് ശ്രുതി എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യുന്നു? നേരിട്ട് തത്വത്തെ ബോധിപ്പിക്കുന്നു. അവിടെ അതിനെ ഗ്രഹിക്കുന്നതിനുള്ള ഒരു മാർഗത്തെയും പറഞ്ഞു. അതാണ് വിചാരം. അതിവിടെ ഭാഷകാരൻ ആ വിചാരത്തെ പലതരത്തിൽ അവതരിപ്പിക്കുന്നു. ഉപാസനയുടെ രീതിയിൽ, തത്വനിർണയത്തിന്റെ രീതിയിൽ, പല രീതിയിൽ. അപ്പൊ അതില് വിലക്കി വന്നു കഴിഞ്ഞാൽ കാര്യം നടക്കത്തില്ല. പിന്നെ അതിനെ പിന്തുടരുന്നതിനുള്ള ഒരു ശേഷി ഒരുവന് വേണം. അതില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അജ്ഞന്റെ ഭാഷയുടെ പുറകെ പോവുക, വേറെ വഴിയില്ല. അപ്പോൾ ചിലരുടെ മനസ്സിൽ സംശയം വരും, ഇതെന്ന് അവസാനിക്കുന്നത്? ഇത് ഏത് സമയം അവസാനിക്കാം എന്നുള്ളതാണ്. എന്നവസാനിക്കുന്നു എന്നുള്ളതല്ല, ഏത് സമയം ഇത് അവസാനിക്കാം. അത് ഈർപ്പമുള്ള തീപ്പെട്ടി ഉരച്ചുകൊണ്ടിരിക്കും പോലെയാണ്. അത് കത്തുന്നതിന് പ്രയാസമുണ്ടെന്നുള്ള ഒരു വാസ്തവമാണ്. പക്ഷെ ഏത് സമയം അത് കത്തും പേടിച്ചും പോവും. അല്ലേ? ചുവന്നത് കത്തുന്നു, ഞെട്ടിപ്പോവും. കാരണം പ്രതീക്ഷിച്ചില്ല അത് കത്തുമെന്നുള്ളതായി. വിചാരത്തിന്റെ പ്രയോജനം അതാണ്. അതുകൊണ്ട് എപ്പോ എന്നുള്ളതിന്റെ അർത്ഥമില്ല. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു സൂത്രം കഴിഞ്ഞ് മറ്റൊരു സൂത്രം, അത് കഴിഞ്ഞ് മറ്റൊരു സൂത്രം, അങ്ങനെ അതിനെ വ്യക്തമാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ മുമ്പ് ഇതിനെ സംബന്ധിച്ച് ചില ചോദ്യങ്ങൾ വന്നു, അതിന് സമാധാനം പറഞ്ഞു. അപ്പൊ വീണ്ടും മറ്റു ചില സംശയങ്ങൾ വരുന്നു, ചോദ്യങ്ങൾ വരുന്നു, അതിന് സമാധാനം പറയുന്നു. ഓരോ സമാധാനത്തിനും അത് വ്യക്തമായി വരുന്നു, ശ്രോതാവിനും അത് വ്യക്തമായി വരുന്നു. അതാണ് ഇവിടെ അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആ പഴയ ചോദ്യത്തെ നിഷേധിക്കുന്നത്. നൈതദസ്ഥി ഗായത്രി വാ ഇതം സർവം ഇതി ഗായത്രി ഉപക്രമ്യ താമേവ ഭൂത പൃഥ്വി ശരീര ഹൃദയ വാക് പ്രാണ പ്രഭേദേർ വ്യാഖ്യായ ശേഷ ചതുഷ്പദ ഷഡ്വിദ ഗായത്രി തദേത ഋജ അഭ്യുക്തം താവാനസ്യ മഹിമ ഇതി തസ്യാമേവ വ്യാഖ്യാത രൂപായാം ഗായത്രിയാം ഉദാഹൃതോ മന്ത്ര കഥം അകസ്മാത് ബ്രഹ്മ ചതുഷ്പദ് അവിദധ്യാത്. അപ്പോ തത്വം സിദ്ധാന്തം വ്യക്തമാവണമെന്നുണ്ടെങ്കിൽ അതിനും കൂടുതൽ വ്യക്തമാവണ ചോദ്യം എന്താണെന്നുള്ളത്. നമ്മുടെ ചോദ്യത്തെ വ്യക്തമാക്കുകയാണ്. പറയാം, ഇവിടെ എന്താ, എന്തുകൊണ്ട് തത്വത്തെ എനിക്ക് ബോധിക്കാൻ കഴിയുന്നില്ല? രോഗത്തെ ചികിത്സിച്ച് മാറ്റി പൂർണ്ണമായ ആരോഗ്യം വേണമെങ്കിൽ രോഗകാരണത്തെക്കുറിച്ച് ശരിയായ ജ്ഞാനം വേണം, അല്ലെങ്കിൽ അത് സത്യമില്ല. രോഗകാരണത്തെ കണ്ടുപിടിക്കുന്നതിനനുസരിച്ചാണ് ചികിത്സ ഫലവത്താകുന്നത്. ശരിയായ കാരണത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ചികിത്സ വളരെ എളുപ്പമായി. അത് കണ്ടുപിടിക്കാതെ ചികിത്സിച്ചാലോ ചികിത്സ നീണ്ടു പോകും. അപ്പൊ ചോദ്യം എന്താണെന്ന് ആദ്യം വ്യക്തമാകും. വ്യക്തമാക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ടാണ് പലയിടത്തും പൂർവപക്ഷം ഒരുപാട് വലുതായിരിക്കും, സിദ്ധാന്തം ചെറുതായിരിക്കും. എന്ന് വെച്ചാൽ പൂർവപക്ഷത്തിന് വേണ്ടി ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കും, സിദ്ധാന്തം അല്പവാക്കിൽ അവസാനിക്കും. അപ്പോൾ ആ ചോദ്യത്തെക്കുറിച്ചുള്ള വിശകലനത്തിൽ തന്നെ ചോദ്യം അവസാനിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ചോദ്യത്തിൻ്റെ വിശകലനം പൂർണ്ണമായി കഴിയുമ്പോൾ പിന്നെ സിദ്ധാന്തത്തിലേക്ക് പിന്നെ അധികം ദൂരമില്ല. അവിടെ തന്നെ സിദ്ധാന്തം എന്ത് ചെയ്യുന്നു? വ്യക്തമാകുന്നു. അതുകൊണ്ടാണ് അതിനെ വിശദീകരിക്കുന്നത്. ഗായത്രി വായുധം സർവം, ഗായത്രി ഉപക്രമ്യാന്നുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറയുന്നു. ഗായത്രിയെ കുറിച്ച് പറഞ്ഞു തുടങ്ങി അതിനെ തന്നെ എന്താണ്, ഭൂത പൃഥ്വി ശരീര ഹൃദയ വാക് പ്രാണ പ്രഭേദേർ വ്യാഖ്യായ, അതിനെ തന്നെ പറഞ്ഞു. അതാണ് ഭൂതം, അത് തന്നെയാണ് പൃഥ്വി. ഇന്നും ഒരുപാട് ചർച്ചകൾ നടന്നു. നമ്മളവിടെ ചാന്ദോക്യത്തിൽ ഇത് കുറേയൊക്കെ ചർച്ച ചെയ്തതാണ്. എങ്ങനെ അവിടെ പറഞ്ഞു, ഗായത്രി വായുധം സർവം ഭൂതം, ഗായത്രിയാണ് ഈ സർവഭൂതങ്ങളും എന്ന് പറഞ്ഞു. വാഗ്മയി വായ ഗായത്രി, അത് കഴിഞ്ഞ് പറഞ്ഞു വാക്കാണ് ഗായത്രി. യായം പൃഥിവി, അതാണ് ഗായത്രി എന്ന് പറഞ്ഞു. പൃഥിവി ഏതാണ്? അതാണ് ഗായത്രി. യദിദം ശരീരം, അതാണ് ഗായത്രി എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇമേ പ്രാണാഹ, ഇങ്ങനെ അവിടെ ഭൂത പൃഥിവി ശരീര ഹൃദയ വാക് പ്രാണം, ഇത്തരത്തിലെല്ലാം ഗായത്രിയെ വ്യാഖ്യാനിച്ചു. വാസ്തവത്തിൽ ഗായത്രി എന്താണ്? ബ്രഹ്മമാണ്. പക്ഷേ അതിന് ബ്രഹ്മമാണ് എന്ന് ബോധിപ്പിക്കുന്നതിന് മുമ്പ് ഇതൊക്കെയാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ബ്രഹ്മമാണ് ഇതെല്ലാമായി മാറിയിരിക്കുന്നത്? അല്ല, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കാര്യം ഗ്രഹിക്കുമെങ്കിൽ എളുപ്പമാണ്. പക്ഷെ അതുകൊണ്ട് എന്ത് ചെയ്തു? ഭൂത പൃഥ്വി ശരീര ഹൃദയ വാക് പ്രാണങ്ങളെന്നെല്ലാം വ്യാഖ്യാനിച്ച് ഒടുവിൽ ശേഷ ചതുഷ്പഥ, ഇതാണ് നാല് പാദങ്ങളുള്ള ഷഡ്വിധ ആറ് തരത്തിലുള്ള ഗായത്രി. തദ്ദേത ഋജ അഭ്യുക്തം, ഇതിനാണ് ഇർക്കിവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. താവാനസ്യ മഹിമ, ഇതാണ് അതിന്റെ മഹിമ. എന്താണിത്? ആറ് തരത്തിൽ സ്ഥിതി ചെയ്യുന്നു, നാല് പാദങ്ങളോട് കൂടിയിരിക്കുന്നു എന്നെല്ലാം ഗായത്രി വിശദീകരിച്ചു. തസ്യാമയ വ്യാഖ്യാത രൂപായം ഗായത്രിയാം ഉദാഹൃതവും. അപ്പോൾ അതിന്റെ വിശദീകരണ രൂപത്തിൽ ഗായത്രിയാണെന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള മന്ത്രം കഥം അകസ്മാത് ബ്രഹ്മ ചതുഷ്പാദ വിദധ്യാത്, എങ്ങനെ അകസ്മാത് ബ്രഹ്മത്തെ എങ്ങനെ വെളിപ്പെടുത്താൻ പറ്റും? ഗായത്രിയല്ലേ മുമ്പ് വ്യാഖ്യാനിച്ചത്. യോവി തത്ര യദ്വൈ തദ് ബ്രഹ്മ ഇതി ബ്രഹ്മശബ്ദ സോവി ഛന്ദസഹ പ്രകൃതത്വ ഛന്ദോ വിഷയവ പറഞ്ഞു. അവിടെ മുമ്പ് ബ്രഹ്മശബ്ദം പറഞ്ഞല്ലോ, അതുകൊണ്ട് ഗായത്രിയെ കുറിച്ച് പറഞ്ഞതും ബ്രഹ്മത്തെയാണ് എന്ന് പറഞ്ഞാലോ? അത് ശരിയല്ല. കാരണം ബ്രഹ്മം എന്ന് പറയുന്ന ശബ്ദം ഛന്ദസ് എന്നുള്ള അർത്ഥത്തിനും പ്രയോഗിക്കാം. ഗായത്രി ഛന്ദസ്സിന് വേണ്ടി ബ്രഹ്മശബ്ദം പറഞ്ഞ എങ്ങനെ? ഏതാം ഏവം ബ്രഹ്മ ഉപനിഷദം ഏതാണ്? അവിടെ ഏതാമേവം ബ്രഹ്മ ഉപനിഷദം ഏതാന്ന് പറഞ്ഞു. അവിടെ ബ്രഹ്മശബ്ദത്തിന് നമ്മൾ സാധാരണ പറയുന്ന ജഗദാധാരമായ ബ്രഹ്മം എന്നുള്ള അർത്ഥമല്ല അവിടെ. പിന്നെന്താണ് അവിടെ ബ്രഹ്മ എന്ന് പറഞ്ഞാൽ വേദം എന്നർത്ഥം. ബ്രഹ്മ ഉപനിഷത് എന്ന് വെച്ചാൽ വേദ ഉപനിഷത്തം. അപ്പൊ വേദം എന്ന് പറയുന്നതോ ഗായത്രിയാണ്, ഗായത്രി രൂപത്തിലുള്ളതാണ്. അതുകൊണ്ട് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അവിടെയും ഛന്ദസ് എന്നുള്ള അർത്ഥം കിട്ടുന്നു. അവിടെ ഈ പറയുന്ന ബ്രഹ്മമായിട്ടൊരു ബന്ധവുമില്ല. അതുകൊണ്ട് ബ്രഹ്മം എന്നുള്ള ശബ്ദം ഉപയോഗിച്ചു, അതുകൊണ്ടത് ജഗദാധാരമായ ബ്രഹ്മമാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇത്യത്ര ഹി വേദ ഉപനിഷതം ഇതി വ്യാജക്ഷതേ. ബ്രഹ്മ ഉപനിഷതം എന്ന് പറഞ്ഞാൽ വേദ ഉപനിഷതം എന്നാണ്, ബ്രഹ്മത്തിന് വേദം എന്നാണ് അർത്ഥം. തസ്മാ ഛന്ദോ വിധാന ന ബ്രഹ്മണ പ്രകൃതത്വം. ഈ സൂത്രത്തിന്റെ ആദ്യ ഭാഗം വ്യാഖ്യാനിച്ചിരിക്കുകയാണ്, ഛന്ദോ അവിധാന. ഛന്ദസ്സിനെ ഗായത്രി എന്ന് പറയുന്ന ഛന്ദസ്സിനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇതിന്റെ മുൻഭാഗത്തിൽ ബ്രഹ്മത്തെ പറഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ ഇത് നേഷദോഷ. അതിന് സമാധാനം പറയുന്നത് തഥാ ചേതോർപ്പണ നിഗദാത് ആണ് അതിന്റെ സമാധാനം. തഥാ ഗായത്രാഖ്യ ഛന്ദോദ്വാരേണ തദനുഗതേ ബ്രഹ്മണി ചേതസു അർപ്പണം ചിത്ത സമാധാനം അനേന ബ്രാഹ്മണവാക്യേന നിഗദ്യതേ. ചേതോർപ്പണം, അതിനാണ് ഉപാസന അല്ലെങ്കിൽ ധ്യാനം എന്ന് പറയുന്നത്. ചേതോർപ്പണം എന്ന് പറയുന്നത് എന്താണ്? ചേതസഹ അർപ്പണം, ചേതസ്സിനെ അർപ്പിക്കുക, മനസ്സിനെ അർപ്പിക്കുക, ഒരു വിഷയത്തെ മനസ്സുകൊണ്ട് വിഷയമാക്കുക, ഒരു വിഷയത്തെ മനസ്സുകൊണ്ട് നിരന്തരം വിഷയമാക്കുക. അത് തന്നെയാണ് ഏകാഗ്രത, അത് തന്നെയാണ് ധ്യാനം, അത് തന്നെയാണ് ഉപാസന. അതാണ് ചേതോർപ്പണമാണ് ഇവിടെ പറയുന്നത് എന്ന് വെച്ചാൽ ഉപാസനയാണ് ഇവിടെ പറയുന്നത്. എന്തിൻ്റെ? ബ്രഹ്മത്തിൻ്റെ. അതാണ് ചേതോർപ്പണ നിഗത. അതങ്ങനെ വിശദീകരിക്കുന്നു. യഥാ ഗായത്രിയാഖ്യ ഛന്ദോദ്വാരേണ, ശരിയാണ്, അവിടെ ഛന്ദസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓങ്കാരത്തെക്കുറിച്ച് ചിലടത്ത് പറയുന്നു, അത് കേവലം ഒരു ശബ്ദമല്ല. പക്ഷെ അതുകൊണ്ട് എന്താവശ്യപ്പെടുന്നു? അതിലൂടെ ബ്രഹ്മത്തെ മനസ്സുകൊണ്ട് ധ്യാനിക്കുക, ആ ശബ്ദത്തെ ഉപയോഗിച്ച്. ബ്രഹ്മം എന്ന് പറയുന്ന തത്വത്തിൽ ആ ശബ്ദത്തിലൂടെ മനസ്സിനെ നിർത്തുക, കൂടുതൽ സമയം മനസ്സുകൊണ്ട് അതിനെ വിഷയമാക്കാൻ ശ്രമിക്കുക, അത് ആവശ്യമാണെങ്കിലും. അതുപോലെ ഇവിടെ എന്ത് പറയുന്നു? ഗായത്രിയാക്കിയ ഛന്ദോദ്വാരേണ തദനുഗത ബ്രഹ്മണി, തദനുഗതമായിരിക്കുന്ന ബ്രഹ്മത്തിൽ. അങ്ങനെയാണോ പാത്രത്തിൽ മൃത്ത് അനുഗതമായിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണോ ആഭരണങ്ങളിൽ സ്വർണം അനുഗതമായിരിക്കുന്നത്, അതുപോലെ ഗായത്രിയിൽ അനുഗതമായിരിക്കുന്ന ബ്രഹ്മത്തിൽ ചേതസോ അർപ്പണം ചിത്തസമാധാനം. അതാണ് ഗായത്രി അവിടെ ഒരു ഉപാധിയെ സ്വീകരിച്ചെന്നേ ഉള്ളൂ. എന്ന് പറയുന്ന ഗായത്രി എന്നുള്ള മന്ത്രദ്വാര തത്വത്തിൽ മനസ്സിന് ഉറപ്പിക്കുക, ചേതസ്സു അർപ്പണ നിഗദാദ്. അതാണ് പറഞ്ഞിരിക്കുന്നത്, യഥാ ഗായത്രിയൊക്കെ ഛന്ദോദ്വാരേണ തഥാനുഗതെ ബ്രഹ്മണി ചേസു അർപ്പണം ചിത്ത സമാധാനം അനേന ബ്രാഹ്മണവാക്യന നിഗദ്യതെ. ഉപാസനയിൽ സർവത്ര ഇത് തന്നെയാണ്. ഒന്നിനെ മറ്റൊന്നായിട്ട് ഉപാസിക്കാൻ പറയും. അത് വളരെ വിചിത്രമായ കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ നമുക്കൊരു യുക്തി കണ്ടെത്താൻ പറ്റത്തില്ല, എന്തുകൊണ്ട് ഇങ്ങനെ ഉപാസിക്കാൻ പറഞ്ഞു. പക്ഷെ ആ ഉപാസിക്കുന്ന രണ്ടും തമ്മിൽ ചില സാദൃശ്യങ്ങൾ കാണും. ആ സാദൃശ്യം ഇല്ലാത്തിടത്ത് മുമ്പ് പറഞ്ഞു ഉപാസന വരത്തില്ല. എന്തെങ്കിലും ചില സാദൃശ്യങ്ങൾ ഉള്ളതുകൊണ്ട് പറയുന്നു, ഒന്നിനെ മറ്റൊന്നായി ധ്യാനിക്കും. പറയുന്നു ജ്യോതിഷ് അതിനെ ബ്രഹ്മമായി ധ്യാനിക്കും. എന്തുകൊണ്ട്? രണ്ടും പ്രകാശ സ്വരൂപമാണ്. അതുപോലെ ഗായത്രി വ ഇതും സർവം ഇതി, അവിടെ പറയുന്നു എന്താണ്? എങ്ങനെ ഉപാസിക്കാൻ പറയുന്നു? ഈ കാണുന്ന സർവവും ഗായത്രിയാണ്. ഗായത്രി എന്ന് പറയുന്ന കുറച്ച് അക്ഷരങ്ങൾക്ക് ഇതെല്ലാം ആകാൻ പറ്റും ഇല്ലല്ലോ. അപ്പൊ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നഹി അക്ഷര സന്നിവേശ മാത്രായ ഗായത്രിയ സർവാത്മകത്വ സംഭവതി. ഇത് പറഞ്ഞാളത്രയും വിഡ്ഢിയാണ്. അക്ഷര സന്നിവേശം മാത്രം എന്ന് വെച്ചാൽ കുറച്ച് അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തിരിക്കുന്നതാണ് ഗായത്രി എന്ന് പറയുന്ന മന്ത്രം. താമാനസി മഹിമ തത്വ ജായാംസ പുരുഷ പുരുഷസൂക്തത്തെ കുറിച്ചും പറയും. ഇവിടെയെല്ലാം എന്താണ്? കേവലം അക്ഷര സന്നിവേശമാണ്, അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തിരിക്കണം. ഓം എന്ന് പറയുന്നത് എന്താണ്? അകാര ഉകാര മകാരങ്ങളുടെ സന്നിവേശമാണ്. ഇത് സർവാത്മകത്വം അത് സർവമാകുന്ന എങ്ങനെ അതില്ല എന്ന് പറയുന്നു. സിദ്ധാന്തി എന്നാ പറയുന്നു? അതിന് സർവമാകാൻ പറ്റത്തില്ല, പ്രണവത്തിന് സർവമാകാൻ പറ്റത്തില്ല. തസ്മാത് ഗായത്രി ആഖ്യ വികാരേ അനുഗതം ജഗത് കാരണം ബ്രഹ്മ തദിഹ സർവം ഉച്ചത്. അതുകൊണ്ട് പിന്നെ ഇവിടെ എന്താ സർവം എന്ന് പറഞ്ഞത്? ഗായത്രി എന്ന് പറയുന്നത് വേദത്തിലെ ഒരു ദിവ്യമായ മന്ത്രമാണ്, വിശേഷപ്പെട്ടതാണ്, അതൊക്കെ ശരിയാണ്. അത് അലൗകികമായ മന്ത്രമാണ്, യക്ഷി ദർശിച്ചതാണ്, അങ്ങനെ ആണ്. പക്ഷെ അതിൽ ഗായത്രി ആഖ്യ വികാരി, അതൊരു വികാരമാണ്, കാര്യമാണ്, ശബ്ദരൂപത്തിലുള്ള വികാരമാണ്, ബ്രഹ്മത്തിൻ്റെ തന്നെ വികാരമാണ്. അതിൽ അനുഗതമായിരിക്കുന്ന, അതിലും അനുസ്യൂതമായിരിക്കുന്നത്, അതിലും അതിൻ്റെയും സ്വരൂപമായിരിക്കുന്നത് ജഗത് കാരണം ബ്രഹ്മം തന്നെയാണ്. ആ ബ്രഹ്മ തദിഹ സർവം, അതിനെ പറയുന്നു, അതാണ് സർവവുമായിരിക്കുന്നത്. ഗായത്രിയിൽ എന്താണോ അനുഗതമായിരിക്കുന്നത് അത് സർവസ്വരൂപവുമായിരിക്കുന്നു. ഗായത്രിയെ വിശിഷ്ടമായും ദിവ്യമായും ഒരു കാണുന്ന ഒരുവന് അതിൽ അനുഗതമായിരിക്കുന്ന ആ ബ്രഹ്മത്തെയും അങ്ങനെ കാണാൻ കഴിയും. അത് എങ്ങനെ? ഗായത്രിയിൽ മാത്രമല്ല അനുഗതമായിരിക്കുന്നത്, അത് സർവത്തിലും അനുഗതമായി ഇരിക്കുന്നു. അപ്പോൾ ഗായത്രി എന്ന് പറയുന്ന ആ ചെറിയൊരു മാധ്യമത്തെ സ്വീകരിച്ചുകൊണ്ട് അതിലൂടെ സർവാത്മകമായിരിക്കുന്ന ബ്രഹ്മത്തെ ധ്യാനിക്കാൻ ആവശ്യപ്പെടുകയാണ്. എങ്ങനെ? ഓങ്കാരം എന്ന് പറയുന്ന ഒരു ചെറിയ ശബ്ദത്തെ ഉപയോഗിച്ചുകൊണ്ട് ആ ശബ്ദത്തിലൂടെ സർവാത്മകമായിരിക്കുന്ന ബ്രഹ്മത്തെ ധ്യാനിക്കുക. കാരണം സർവാത്മകമായിരിക്കുന്ന ബ്രഹ്മം അത് ധ്യാനത്തിന് വിഷയമാകുന്നില്ല. ആ വിഷയമാകുന്ന ഒന്നിനെ, വിഷയമാകുന്ന ഒന്നിൻ്റെ സഹായത്തോടുകൂടി മാത്രമേ ധ്യാനിക്കാൻ കഴിയൂ. ധ്യാനത്തിന് വിഷയമാകുന്ന ഒന്നാണ് ഗായത്രി അല്ലെങ്കിൽ ഓം. അപ്പോൾ ഓം എന്ന് പറയുന്ന മനസ്സിന് വിഷയമായ ഒരു ശബ്ദത്തെ സ്വീകരിച്ചുകൊണ്ട് അവിഷയമായിരിക്കുന്ന ബ്രഹ്മത്തെ ധ്യാനിക്കും. അങ്ങനെ അവിഷയമായിരിക്കുന്ന ബ്രഹ്മത്തെ വിഷയമായിരിക്കുന്ന ഒരു ശബ്ദം കൊണ്ട് എങ്ങനെ ധ്യാനിക്കാൻ കഴിയും? ശരി, വിഷയം ശബ്ദത്തെ വിഷയമാക്കാം സംബന്ധിച്ചു, പക്ഷേ എങ്ങനെ അവിഷയമായിരിക്കുന്ന ബ്രഹ്മത്തെ അതിലൂടെ ധ്യാനിക്കാൻ കഴിയും? അവിടെ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാവന. അത് അവിഷയമാണ്, പക്ഷേ അത് അവിഷയമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് വാക്കിനും മനസ്സിനും വിഷയം അല്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ അത് സർവസ്വരൂപമായിരിക്കുന്നു എന്ന് ഭാവന ചെയ്യുക. അത് സാധിക്കുമല്ലോ ഒരാൾക്ക്. വിഷയമല്ലാത്ത അത് വിഷയമല്ലാത്തതാണെന്ന് ഭാവന ചെയ്യാം. ഗുണമില്ലാത്തതിനെ അത് നിർഗുണമാണ് എന്ന് ഭാവന ചെയ്യാം. ബുദ്ധിക്ക് പിടികിട്ടാത്തതിനെ അത് ബുദ്ധിക്ക് പിടികിട്ടാത്തതാണെന്ന് ഭാവന ചെയ്യാം. മനസ്സിന് എത്തിച്ചേരാൻ കഴിയാത്തതുകൊണ്ട് അതങ്ങനെയാണ് എന്ന് ഭാവന ചെയ്യാം. അപ്പം ധ്യാനം എന്ന് പറയുന്ന എന്താണ്? ഉപാസന എന്ന് പറയുന്ന എന്താണ്? മാനസികമായ ഭാവന. അതിങ്ങനെ വിശിഷ്ടമായ വിഷയങ്ങളിലാകുമ്പോൾ അതിനെ നമ്മൾ ധ്യാനം എന്ന് പറയുന്നു. സാധാരണ വിഷയങ്ങളിലാകുമ്പോൾ അതിനെ ധ്യാനമെന്ന് വിളിക്കാറില്ല. വിഷയചിന്തയെ ധ്യാനമെന്ന് വിളിക്കാറില്ല. വിശിഷ്ടമായ ബ്രഹ്മം പോലെയുള്ള വിഷയങ്ങളിൽ വിശിഷ്ടമായ വൈദിക മന്ത്രം പോലെയുള്ള ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട് ഭാവന നടത്തുമ്പോൾ അതിനെ, അതാണ് വൈദികമായ ധ്യാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉപാസന എന്ന് പറയും. ഭാവനയ്ക്ക് അതിരില്ല. എന്ത് വേണോ നമുക്ക് ഭാവന ചെയ്യാൻ പറ്റും. അത് മനസ്സിൻ്റെ ഒരു സിദ്ധി വിശേഷമാണ്. പക്ഷെ നമുക്ക് ഭാവന ചെയ്യാം, ഇത്രയാണ് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം ഇത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ ഗ്രഹിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഭാവന ചെയ്യാം, ആ ഇത്ര ആയിരിക്കും. കേവലം ഭാവനാരൂപത്തിലാണ്. അതുപോലെ ഇവിടെയും എന്ത് ചെയ്യുന്നു? ബ്രഹ്മ തദിക സർവമിച്ചതേ, അതിനെ ഉപാസിക്കാൻ പറയുന്നു. ഈ ശബ്ദത്തെ സ്വീകരിച്ചുകൊണ്ട് അത് ഉപാസനയെക്കുറിച്ച് പറയുന്നു. തഥാ, അതുപോലെ തന്നെ സർവം ഖല്യതം ബ്രഹ്മയിരി, അങ്ങനെ ഉപാസിക്കാൻ പറയുന്നു. ഇവിടെ കാണുന്ന എന്താണോ ഇതെല്ലാം എന്താണ്? ആ ബ്രഹ്മമാണ്, ബ്രഹ്മസ്വരൂപമാണ് എന്ന് ഭാവന ചെയ്യുക. തത്വത്തെ അറിയുന്നിടത്ത് പിന്നെ ഭാവന അവസാനിച്ചു. കാരണം എന്തുകൊണ്ട്? തത്വത്തെക്കുറിച്ചുള്ള ബോധം എന്ന് പറയുന്നത് പരമാർത്ഥമാണ്, ഭാവന എന്ന് പറയുന്നത് കൃത്രിമമാണ്, അത് അധ്യാസ രൂപത്തിലുള്ളതാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ വരുന്ന ഭാവനകൾ എന്റെ മുമ്പിലിരിക്കുന്ന വസ്തു ഇന്നതാണെന്ന് അറിഞ്ഞാൽ പിന്നെ ഭാവനയുടെ ആവശ്യമില്ല, പിന്നെ നമുക്കത് ഭാവന ചെയ്യാനോട്ട് കഴിയത്തുമില്ല. അത് ഭാവന അവസാനിച്ചു പോകുന്നതുകൊണ്ടാണ് പറയുന്നത്. എന്താണ്? അവൻ കൃതകൃത്യനായിരിക്കുന്നു, മുക്തനായിരിക്കുന്നു. കാരണം പിന്നെ ഭാവനയുടെ ആവശ്യം വരുന്നില്ല, ഭാവന ചെയ്യാനോട്ട് കഴിയുന്നുമില്ല. ഇത് എന്റെ മുമ്പിലിരിക്കുന്ന വസ്തു ഇന്നതാണെന്ന് അറിഞ്ഞാൽ പിന്നെ ഞാനങ്ങനെ ഭാവന ചെയ്യും. പിന്നീടൊരു ഭാവന അത് അസംഭവമാണ്. എന്തുവരുന്നു? ആ ബോധം, എന്റെ മുമ്പിലിരിക്കുന്ന വസ്തുവിനെ കുറിച്ചുള്ള ആ ബോധം തന്നെ ആ ഭാവനയെ നിരാകരിക്കുന്നു. അതുപോലെ തത്വത്തെ സംബന്ധിച്ചുള്ള ഭാവനയെക്കുറിച്ച് അവിടെ പറയുന്നത്. പക്ഷേ എന്റെ മുമ്പിലിരിക്കുന്ന വസ്തുവിനെ ഞാൻ അറിയാൻ ശ്രമിക്കുന്നുണ്ട്, ഇതിന്നതാണ്, പക്ഷേ എനിക്കങ്ങോട്ടത് പിടികിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഭാവന ചെയ്യുന്നു, അതിന്നതായിരിക്കാം, അത് മറ്റൊന്നായിരിക്കാം, അത് വേറൊന്നായിരിക്കാം, അല്ല അത് ഇന്ന് തന്നെയാണ് പലതരത്തിൽ ഭാവനയും. എന്തുകൊണ്ട്? തത്വം മുമ്പ് പറഞ്ഞതായ പരമാർത്ഥ ബോധത്തിന്റെ വ്യക്തത ഇല്ലാതെ വരുമ്പോൾ. വിചാരമെന്ന് പറയുന്നത് രണ്ടിനും ആവശ്യമാണ്. ഉപാസനയ്ക്കും വിചാരം ആവശ്യമാണ്. എന്തിനെ ഉപാസിക്കണം, എങ്ങനെ ഉപാസിക്കണം, ആരാണ് ഉപാസിക്കേണ്ടത്, അങ്ങനെ ഉപാസനയെക്കുറിച്ചുള്ള നാനാ കാര്യങ്ങൾ അറിയുന്നതിനും വിചാരം ആവശ്യമാണ്. ആ തത്വത്തെ ബോധിക്കുന്നതിനും വിചാരം ആവശ്യമാണ്. ഇവിടെ ഉപാസനയ്ക്ക് വേണ്ടി വിചാരം ചെയ്യുന്നു. പക്ഷേ ഉപാസനയ്ക്ക് വേണ്ടി വിചാരം ചെയ്യുമ്പോൾ തന്നെ അവിടെ തത്വത്തിന്റെ ബോധവും അർത്ഥാത് സംഭവിക്കുന്നുണ്ട്. അതിൽ വരുന്ന ബോധത്തിൽ വരുന്ന ആ ന്യൂനതകളെ ആ വിചാരം തന്നെ പരിഹരിക്കുന്നുണ്ട്. അതുകൊണ്ടിവിടെ പറയുന്നത് എന്താണ്? സർവം ഖല്യതം ബ്രഹ്മ. ഇത് തത്വബോധമായും ഒരാൾക്ക് വെളിപ്പെടാം. സർവവും ഇതാണ്. അല്ല, ഇനി ഇത് തന്നെ എന്താണ് ഒരാൾക്ക് ബോധമായി വെളിപ്പെടുന്നില്ലെങ്കിൽ അത് ഭാവന ചെയ്യും. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കും. അവിടെ ഭാവന കൃത്രിമമായി വരുന്നു, ബോധം എന്ന് പറയുന്നത് കൃത്രിമമല്ല. ശരി, ഞാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന വസ്തുവിനെ കാണുന്നു, എൻ്റെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇവിടെ എൻ്റെ ബോധം എന്ന് പറയുന്ന ഒന്ന് സൃഷ്ടിക്കപ്പെടുകയല്ലേ? സൃഷ്ടിക്കപ്പെടുമ്പോൾ അത് കൃത്രിമമായില്ലേ എന്ന് ചിലർ ചോദിക്കും, അല്ലെങ്കിൽ ഞാൻ ചോദിക്കും. ചിലർ ചോദിക്കുന്നു എന്നുള്ള പിൻവലിച്ചു, ആരും ചോദിക്കുന്നില്ല, ഞാൻ തന്നെ ചോദിക്കുന്നു. അല്ല, എന്തുകൊണ്ട് ബോധം? ഇവിടെ സർവം ഖല്യതം ബ്രഹ്മ എന്ന് പറഞ്ഞിരിക്കുന്നത്, സർവം എന്ന് പറയുന്ന ബ്രഹ്മം എന്ന് പറയുന്നത് തന്റെ സ്വരൂപം തന്നെയാണ്. അപ്പോൾ ഇവിടെ ബോധം എന്ന് പറയുന്നത് എന്താണ്? തന്റെ സ്വരൂപത്തെ തന്നെയാണ്. ആ തന്റെ സ്വരൂപം തന്നെ ബോധമാണെങ്കിൽ പിന്നെ അവിടെ ബോധത്തെ കൃത്രിമമായി സൃഷ്ടിക്കപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്? ആത്മബോധം എന്ന് പറയുന്നത് ആത്മസ്വരൂപം തന്നെയാണ്. മറ്റുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് സംഭവിക്കും പോലെ അല്ല ഇവിടെ സംഭവിക്കുന്നു. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് സ്വരൂപം തന്നെയാണ്. അവിടെ തന്റെ സ്വരൂപത്തെ വിടാതെ, തന്റെ സ്വരൂപത്തിൽ നിന്ന് മാറാതെ ആ സ്വരൂപം തന്നെ ബോധമായി പ്രകാശിക്കുന്നു. അതുകൊണ്ട് അവിടെ കൃത്രിമത്വമില്ല. വിഷയങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. വിഷയങ്ങൾ തന്നെ കൃത്രിമമായി, അവിടെ ബോധവും കൃത്രിമമായി വരും. അതുകൊണ്ട് ഇവിടെ എന്താണ്? ഭാവന രൂപത്തിലുള്ള ബോധത്തെക്കുറിച്ച് പറയുന്നു. സർവം ഖല്യതം ബ്രഹ്മൈതി. ശരി, നിങ്ങൾ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നത് ശരിയല്ലേ? ബ്രഹ്മത്തെക്കുറിച്ച് എന്താ പറയുന്നത്? നിർവികാരിയാണ്, നിർഗുണമാണ്, നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവമാണ്. അതിനെ സംബന്ധിച്ച് പറയുന്നതാണ് അത് സർവസ്വരൂപമാണെന്ന് പറയാം. പക്ഷേ എന്റെ മുമ്പിൽ ഇപ്പോൾ ബ്രഹ്മമല്ല, എനിക്ക് പ്രകടമായിരിക്കുന്ന ഈ ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളാണ്. ഇവിടെയാണ് എനിക്ക് തകരാറ് സംഭവിക്കുന്നത്. എന്താണ്? ഇതിനെയൊക്കെ ഈ പറയുന്ന ബ്രഹ്മമായി ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്താണ് എന്റെ ഇന്ദ്രിയങ്ങൾ ഇതിനെ ബോധിപ്പിക്കുന്ന, എനിക്ക് ആ രൂപത്തിലേ ബോധിക്കാൻ കഴിയും. ഈ എന്റെ ശ്രവണേന്ദ്രിയം പറയുന്നത് ഇത് ശബ്ദമാണ്, ഘ്രാണേന്ദ്രിയം പറയുന്നത് ഇത് ഗന്ധമാണ്, രസനേന്ദ്രിയം പറയുന്നു രസമാണ്, ഇതിനെ ഞാനിങ്ങനെ വേറൊന്നായി ഗ്രഹിക്കും. ചക്ഷുരേന്ദ്രിയം പറയുന്നു ഇത് നിറമാണ്, രൂപമാണ്, ആകൃതിയാണ്. അതാണ് സാധാരണ പറയുന്നത്. എന്താണ്? തത്വം ശ്രുതി ബോധിപ്പിക്കുന്നത് ഒന്ന്, താൻ ഗ്രഹിക്കുന്ന മറ്റൊന്ന്. തത്വം പറയുന്നു ഏകമാണ്, അദ്വൈതമാണ്. ഞാൻ ഗ്രഹിക്കുന്നു ഇത് പലതാണ്, ഭിന്നമാണ്, ഭേദമാണ്. അപ്പോൾ എന്താ ആവശ്യപ്പെടുന്നത്? ഈ ഭേദത്തിൽ തന്നെ തത്വത്തെ ഗ്രഹിക്കുക. അതെങ്ങനെ സംഭവിക്കും? അതിനാണ് അടുത്ത് പറയുന്നത്, കരിഞ്ച കരണാത് അവ്യതിരിക്തമിതി വക്ഷ്യാമഹ. അത് വിശദീകരിക്കുകയാണ്. കാരണം കാര്യത്തിൽ നിന്നും അവ്യതിരിക്തമാണ്. കരണാത് അവ്യതിരിക്തം, കാര്യം കാരണത്തിൽ നിന്നും അവ്യതിരിക്തമാണ്. കാര്യമാണ് അവ്യതിരിക്തമായിരിക്കുന്നത് എന്ന് വെച്ചാൽ ഏതാണോ താൻ തന്റെ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിനാണ് കാര്യം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു ഭാവനയുടെ ആവശ്യമില്ലാതെ തന്റെ ബോധത്തിന് വിഷയമായി ഭവിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം കാര്യങ്ങളാണ്. നമ്മുടെ ഭാവനയുടെ ഒന്നും ആവശ്യമില്ല. കണ്ണുകൊണ്ട് കണ്ടാൽ മതി ഇത് നിറമാണ് രൂപമാണെന്ന് അറിയാൻ പറ്റും. അങ്ങനെ ഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഇവയെല്ലാം അതിനെ കാരണമായി ബോധിപ്പിക്കുന്നതിനുള്ള യുക്തിയെ, ആ യുക്തിയാണ് വിചാരം എന്ന് പറയുന്നത്. അതിനെയും പറയുന്നുണ്ട്, എന്താണ് കാര്യം ച കാരണാത് അവ്യതിരിക്തം വിധിപക്ഷ്യാമഹ. എന്താണ് തദനന്യത്വം ആരംഭണ ശബ്ദാദിഭ്യ, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു സൂത്രമാണ് ഇത്. രണ്ടാം അധ്യായത്തിൽ വരുന്നത് അനന്യമായിരിക്കുന്നു, അനന്യമായിരിക്കുന്നു എന്ന് ബോധിക്കുക, അന്യമായിരിക്കുന്നു എന്ന് അനുഭവം. എങ്ങനെ മാല വേറെയാണ്, വള വേറെയാണ്, കമ്മൽ വേറെയാണ് എന്നുള്ള അനുഭവം ശരിയാണ്. മാല വാങ്ങാൻ പോകുന്നയാളിന് കമ്മൽ കിട്ടിയാൽ പോരാ, കമ്മൽ വാങ്ങാൻ പോകുന്നയാളിന് മാല കിട്ടിയാൽ പോരാ. പക്ഷെ സ്വർണം വാങ്ങാൻ പോകുന്നയാളയാളുടെ താല്പര്യം സ്വർണം മാത്രമാണെങ്കിൽ ഏതായാലും മതി, ഇന്നതിന് വേണമെന്നില്ല. എന്തുകൊണ്ട്? ഒരിടത്ത് ഭേദബുദ്ധിയാണ്. അതുകൊണ്ട് അയാൾക്ക് മാലയ്ക്ക് പകരം കമ്മൽ പോരാ, മാല തന്നെ വേണം. വേറെടുത്ത് എന്താണ്? ആ ഭേദബുദ്ധിയാണ്, സ്വർണ ബുദ്ധിയാണ്. അയാളെ സംബന്ധിച്ച് ഏതായാലും മതി. അയാൾ ചോദിക്കുന്നത് എന്താണ്? സ്വർണമാണോ? എന്റെ ആവശ്യം സ്വർണമാണ്, മാലയും വളയും കമ്മലും ഒന്നുമല്ല. അപ്പൊ സ്വർണബുദ്ധിയിൽ എന്ത് വരുന്നു? അനന്യത്വം എന്ന് പറയുന്നു. അപ്പൊ ആ അനന്യത്വം വരുന്നത് തന്റെ ബോധത്തിലാണ്. ഭേദം വന്നിരിക്കുന്നതോ അതും തന്റെ ബോധത്തിലാണ്. അപ്പോ തന്റെ ബോധത്തിൽ വന്നിരിക്കുന്ന ഭേദബുദ്ധിയെ അഭേദബുദ്ധി കൊണ്ട് അല്ലാതെ നിരാകരിക്കാൻ വഴിയില്ല. ബാഹ്യമായിരിക്കുന്ന വസ്തുവിൽ വാസ്തവത്തിൽ ഒരു വ്യത്യാസവും വന്നില്ല. സ്വർണം എന്ന് പറയുന്ന ഒരു വസ്തുവിൽ വ്യത്യാസം വരാതെ തന്നെ മലയും മാലയും വളയും കമ്മലും എല്ലാമായി മാറിയതാണ്. അപ്പൊ ആ വ്യത്യാസം എവിടെ വന്നിരിക്കുന്നു? എന്റെ കാഴ്ചയിൽ വന്ന വ്യത്യാസമാണ്, വസ്തുവിൽ വന്ന വ്യത്യാസമല്ല. എന്റെ കാഴ്ചയിൽ വന്ന ആ വ്യത്യാസത്തെ എന്റെ കാഴ്ച കൊണ്ട് മാറ്റാൻ പറ്റുമല്ല. വസ്തുവിൽ ഒരു മാറ്റം വരുത്തി മാറ്റാൻ കഴിയില്ല. അപ്പൊ എന്റെ കാഴ്ചയിൽ വ്യത്യാസം വരുന്ന എന്താണ്? എനിക്ക് സ്വർണം മതി. ആ കാഴ്ചപ്പാട് വരുമ്പോൾ ഒന്ന് വരുന്നു, എനിക്ക് ഒന്നേ കാണാൻ കഴിയുന്നുള്ളൂ, അവിടെ മാലയും വളയും കമ്മലും ഒന്നുമല്ല, സ്വർണത്തെ മാത്രം. അതിനിടെ അനന്യത്വം എന്ന് പറയുന്നത്. അല്ല, അവിടെ പ്രത്യേകിച്ച് മാലയും വളയും ഉണ്ടോ? ഞാൻ മാലയാണോ വാങ്ങേണ്ടത്, വളയാണോ വാങ്ങേണ്ടത്, ഇങ്ങനെയുള്ള ഒരു ചോദ്യത്തിന്റെ സന്ദർഭത്തെക്കുറിച്ചല്ല പറയുന്നത്. ആർക്കാണോ സ്വർണം മാത്രം മതി എന്നുള്ള നിലപാടുള്ള ആ വ്യക്തിയെക്കുറിച്ച് പറയുന്നു. അവിടെ അനന്യമായി ആരംഭണ ശബ്ദം കൊണ്ട് അത് വിശദീകരിക്കും. ഇത്യത്ര, അതുകൊണ്ട് തഥാ അന്യത്രാവി, ഇവിടെ മാത്രമല്ല ശ്രുതിയിൽ മറ്റു പല സ്ഥലത്തും എന്താണ് വികാരദ്വാരേണ ബ്രഹ്മണ ഉപാസനം ദൃശ്യത്തെ, വികാരങ്ങളിലൂടെയെല്ലാം കാര്യങ്ങളിലൂടെയെല്ലാം ബ്രഹ്മ ഉപാസനയാണ് കാണപ്പെടുന്നത്. ചിലത് അറിയുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ സർവത്ര ബ്രഹ്മ ഉപാസനയാണ്. അത് നിസ്സാരമായ കാര്യങ്ങൾ ബ്രഹ്മത്തെ ഉപാസിക്കാൻ പറയും. അതാണ് പറയുന്നത്, ഏദം ഹി ബഹുറിച്ച മഹത്തി ഉക്തേ ന്യുമാംസന്തേ ഏദം അഗ്നു അധ്വര്യവഹ ഏദം മഹാവൃതേ ഛന്ദോഗാഹ മൈത്രേയത്തി പറഞ്ഞിരിക്കുന്നു. എന്താണ് പറയുന്നത്? ഏദം പരമാത്മാനം ഈ പരമാത്മാവിനെ ബഹുർച്ചാഹ ഋഗ്വേദികൾ മഹതി ഉക്തേ ശസ്ത്രേ ശസ്ത്രം എന്ന് പറയുന്ന വിശേഷ മന്ത്രങ്ങളിൽ എങ്ങനെ തദ്നുഗതം അതിൽ അനുഗതമായിരിക്കുന്ന ഈ പരമമായ സത്യമാണ് എന്നുള്ള രീതിയിൽ അവർ ഉപാസിക്കുന്നു, ധ്യാനിക്കുന്നു. അവർ മന്ത്രത്തെ മാത്രമല്ല കാണുന്നു, മന്ത്രത്തെ കാണുന്നുണ്ട് എന്നുവെച്ചാൽ മന്ത്രത്തെ കേൾക്കുന്നുണ്ട്. മന്ത്രത്തെ കേൾക്കാതെ തന്നെ അവരെന്ത് ചെയ്യുന്നു, ആ മന്ത്രത്തിൽ അനുഗതമായിരിക്കുന്നത്. ഏതോ ഒരു തത്വത്തിൽ നിന്നാണോ ഈ മന്ത്രം പ്രകടമായത്, ആ തത്വം തന്നെയാണ് ഈ മന്ത്രത്തിൽ അനുഗതമായിരിക്കുന്നത് എന്ന് കരുതി അവർ കേൾക്കുന്ന ആ മന്ത്രത്തിൽ തത്വത്തെ ധ്യാനിക്കുന്നു. ഇതാ പരമാർത്ഥത്തിൽ നിന്നാണല്ലോ പ്രകടമായത്, അതുകൊണ്ട് ഇതാ പരമാർത്ഥം തന്നെ എന്നിങ്ങനെ ഭാവന ചെയ്യുന്നു. അത് വേദം പറഞ്ഞു, അതുകൊണ്ടത് ചെയ്യുന്നു. അങ്ങനെ ഋഗ്വേദികൾ ചെയ്യുന്നു. ഏവം അഗ്നിരഹസ്യ, അഗ്നിരഹസ്യത്തിൽ എന്ത് ചെയ്യുന്നു, തം ഏതം അഗ്നി അധ്വര്യവഹ, അധ്വര്യുക്കൾ ഈ പരമാത്മാവിനെ അഗ്നിയാണ് എന്ന് പറഞ്ഞ് ഉപാസിക്കുന്നു. ഇത് അഗ്നിയാണ്, അഗ്നിയത്തെപ്പോലെ പ്രകാശത്തെ തരുന്നു, അഗ്നിയത്തെപ്പോലെ സർവത്തെയും ദഹിപ്പിക്കുന്നു, അഗ്നിയെപ്പോലെ അജ്ഞാനത്തെ ഇല്ലാതാക്കുന്നു. ഈ തരത്തിൽ അവരെന്ത് ചെയ്യുന്നു, ഉപാസിക്കുന്നു. ആര്? മറ്റൊരു കൂട്ടർ അധ്വര്യുക്കൾ. ഏതം മഹാവ്രത്തെ ഛന്തോക, ഇനി ഛന്തോകന്മാരാണെങ്കിലും ഇതിന് ഉപാസിക്കുന്നത് എങ്ങനെ? ഇത് ആദ്യം പറഞ്ഞത് യജുർവേദികളെ കുറിച്ച്, അധ്വര്യുക്കൾ എന്ന് പറഞ്ഞിരിക്കുന്ന യജുർവേദികളെ കുറിച്ച്. അവർ അഗ്നിയിൽ ഉപാസിക്കുന്നു. ഛന്തോകാഹ സാമവേദികൾ എന്ത് ചെയ്യുന്നു, മഹാവ്രതി, മഹാവ്രതം എന്ന് പറയുന്ന ക്രതുവിൽ യാഗത്തിൽ അവർ ഉപാസിക്കുന്നു. എങ്ങനെ ഉപാസിക്കുന്നു? ഇത് ബ്രഹ്മം തന്നെയാണ് എന്ന് വെച്ചാൽ ഇതൊന്നും വൈദികന്മാർക്കറിയാതിരുന്ന കാര്യമില്ല. ശങ്കരാചാര്യ ഇതൊക്കെ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചെഴുതി വയ്ക്കുന്നതിന് മുമ്പ് തന്നെ വൈദികന്മാർക്ക് ഇതെല്ലാം അറിയാമായിരുന്നു. വൈദികന്മാർ ഈ തരത്തിലുള്ള ഉപാസനകളെല്ലാം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നു, തത്വത്തെ അവർ ഗ്രഹിച്ചുകൊണ്ടിരുന്നു. ശങ്കരാചാര്യ വന്നത് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി കൊടുക്കുകയാണ്, അതിങ്ങനെയാണ്. അത് പിന്നീട് വരുന്നവർക്കും പ്രയോജനപ്പെടാൻ വേണ്ടി. അപ്പോൾ ഋഗ്വേദികളും യജുർവേദികളും സാമവേദികളും എല്ലാം ഒന്നിൽ ഈ ബ്രഹ്മത്തിൽ അവരുടെ ഭാവനയെ ചെയ്യുന്നുണ്ട്. ഓരോരോ ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട് ഒരാൾ അഗ്നിയെ സ്വീകരിക്കുന്നെങ്കിൽ ഒരാൾ യാഗത്തെ സ്വീകരിക്കുന്നു, ഒരാൾ മന്ത്രത്തെ സ്വീകരിക്കുന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഇതെന്തിനാണ് ഇവിടെ പറഞ്ഞത്? വികാരത്തിലൂടെ ബ്രഹ്മത്തെ ഉപാസിക്കുന്നു. അതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട് എന്ന് വ്യക്തമാക്കാൻ വേണ്ടി. അതുകൊണ്ടെന്ന് മനസ്സിലാകണം. തസ്മാദസ്തി ചന്ദോ വിദാനേവി പൂർവസ്മിൻ ബാക്കി ചതുഷ്പാദ് ബ്രഹ്മം നിർദ്ദിഷ്ട. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് എന്താണ്? ചേതോ അർപ്പണ നികതാ, ചേതോ അർപ്പണത്തെക്കുറിച്ച്, ചേതസ്സിന്റെ അർപ്പണത്തെക്കുറിച്ച്, മനസ്സിന്റെ വിഷയത്തിലുള്ള ഏകാഗ്രതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് മനസ്സിലാക്കണം എന്താണ്? ഛന്ദോ അവിദാനേബി, മുമ്പ് ഛന്ദസ്സിനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിലും പുരുഷൻ വാക്യ മുൻവാക്യത്തിൽ ചതുഷ്പാദ് ബ്രഹ്മ നിർദ്ദിഷ്ടം, ചതുഷ്പാത്തായ ബ്രഹ്മത്തെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അപ്പോൾ വേദത്തിൽ ഇങ്ങനെ എവിടെ പരിധി നോക്കിയാലും ശരി, അവിടെ എല്ലാം ബ്രഹ്മത്തെ കാണും. ആ കാഴ്ച കണ്ണിലുള്ളവൻ, അല്ലാത്തവനും കാണാൻ പറ്റത്തില്ല. അല്ലാത്തവൻ മറ്റെന്തെങ്കിലും ആയിരിക്കും കാണുന്നത്. തദൈവ ജ്യോതിർവാക്യവി പരാമർശിതേ ഉപാസനാന്തര വിധാനായ, അതുപോലെ ഇവിടെ ജ്യോതിർവാക്യത്തിലും അത് യഥാതപ്പര ദിവ ജ്യോതിർദീപ്യതേ എന്ന് പറഞ്ഞ ഈ ജ്യോതിർവാക്യത്തിലും ഉപാസനാന്തര വിധാനായ, ഇവിടെ ഒരു ഉപാസനയെ വിധിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ജ്യോതിർവാക്യവി അതേവ തദൈവ, ആ ബ്രഹ്മത്തെ തന്നെയാണ് പരാമർശിച്ചിരിക്കുന്നത്. അതെന്താണ്? ആ പറയുന്നത് എന്താണ്? ഇതിന്റെ വ്യാഖ്യാനമാണ്. തഥാഹി ദർശനം, അതിനാണ് വ്യാഖ്യാനിക്കുന്നത്. തഥ അന്യത്രാപി വികാരദ്വാരേണ ബ്രഹ്മണ ഉപാസനം ദൃശ്യത, അത് അതിന്റെ വ്യാഖ്യാനമാണ്. എങ്ങനെയാണോ ഗായത്രി വാക്യത്തിൽ ബ്രഹ്മത്തെ നിർദ്ദേശിച്ചിരിക്കുന്നത്, ചേതോ അർപ്പണ നികത, ചേതോർപ്പണത്തെ പറഞ്ഞുകൊണ്ട് മനസ്സിനെ അർപ്പിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്, പറഞ്ഞു. അതുപോലെ അന്യത്രാവി മറ്റു പല ഭാഗങ്ങളിലും ഇവിടെയും ഉപാസനയെ പറഞ്ഞിരിക്കുന്നു ആണ് സൂത്രത്തിന്റെ അർത്ഥം. അപ്പൊ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ചന്ദോപിതാന, അവിടെ ഗായത്രി ഛന്ദസ്സിനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ബ്രഹ്മത്തെ അല്ല എന്നാണെങ്കിൽ ഈ ചെയ്യുന്ന തഥാ ചേതോർപ്പണ നികത, മനസ്സിനെ അർപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നു, ഉപാസനയെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അവിടെ ഗായത്രി ഛന്ദസ്സിനെയല്ല ധ്യാനിക്കേണ്ടത്, ബ്രഹ്മത്തെയാണ്. തഥാഹി ദർശനം, അങ്ങനെ തന്നെ മറ്റു ഭാഗത്തും കാണപ്പെടുന്നുണ്ട്. സർവം കല്ലിത തുടങ്ങിയ ഭാഗങ്ങളിലും മറ്റു പല ഭാഗങ്ങളിലും അതുപോലെ തന്നെ ചേതസ് അർപ്പണം, ചേതസ്സിന്റെ അർപ്പണത്തെ കാണുന്നുണ്ട്. അപ്പോ അത് ബ്രഹ്മത്തിലാണ് ചേതസ്സിനെ അർപ്പിക്കേണ്ടത് എന്നാണ്. അപ്പോൾ ആസൂത്രത്തെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞു. ഇത് ബ്രഹ്മോപാസനാപരം തന്നെയാണ്. അവിടെ മറ്റൊരു കാര്യം കൂടി പറയുന്നു. അപരാഹ, മറ്റു ചെല്ലു പറയുന്നു. സാക്ഷാദൈവ ഗായത്രി ശബ്ദേന ബ്രഹ്മ പ്രതിപാദ്യതേ. അവിടെ നേരിട്ട് തന്നെ ഗായത്രി ശബ്ദം, ഗായത്രി എന്ന് പറഞ്ഞാൽ തന്നെ ബ്രഹ്മം എന്നർത്ഥം. ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ ബ്രഹ്മം എന്ന് പറയുന്ന തത്വത്തെ ബോധിപ്പിക്കുന്നത്, അതുപോലെ ഗായത്രി എന്ന് പറഞ്ഞാലും ബ്രഹ്മം എന്ന് തന്നെ അവിടെ ബോധിപ്പിക്കുന്നു. അല്ല, ഗായത്രി എന്ന് പറയുന്ന വേറെ ഛന്ദസ്സിനെയൊന്നുമല്ല എന്ന് പറയുന്നു. കുറച്ചുകൂടി അവിടെ മുന്നോട്ട് കയറിയിട്ട് പറയുന്നു. ഇപ്പോൾ ഓങ്കാരം എന്ന് പറയുന്നൊരു ശബ്ദമാണ്. ആ ശബ്ദത്തിൽ അകാര മുകാര ഉകാര മകാര ഭാഗങ്ങളുണ്ട്. ആ ഭാഗത്തിലൂടെ ബ്രഹ്മത്തെ ഉപാസിക്കാൻ പറയുന്നു എന്നെല്ലാം പറയുന്നതിന് പകരം പറയുന്നതാണ് ഓങ്കാരം തന്നെ ബ്രഹ്മം എന്ന് പറയുന്നുണ്ട്. ഓങ്കാരത്തിലൂടെ പോകേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ ഇവിടെയും പറയുന്ന എന്താണ്? ഗായത്രിയിലൂടെ പോകേണ്ട കാര്യമില്ല, ഗായത്രി തന്നെയാണ് ബ്രഹ്മം. എന്താണ് ഗായത്രി ശബ്ദേന ബ്രഹ്മ പ്രതിപാദ്യതേ? ഗായത്രി എന്ന് കേട്ടാൽ ബ്രഹ്മമെന്ന് ബോധിക്കണം. ഗായത്രി ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താ? ഗായത്രി എന്ന് കേട്ടാൽ ബ്രഹ്മമെന്ന് ബോധിക്കണം. എന്തുകൊണ്ട്? സംഖ്യാസാമാന്യ സംഖ്യാസാമാന്യമുണ്ട്. ഏതാ ഗായത്രി ചതുഷ്പദാ ഷഡക്ഷരേഹി പാദേഹി. ഗായത്രിക്ക് നാല് പാദങ്ങളുണ്ട്, ഷഡക്ഷരങ്ങളുണ്ട്. ആറക്ഷരങ്ങളുള്ള പാദങ്ങളാണ് തഥാ ബ്രഹ്മവും ചതുഷ്പാദമാണ്. ബ്രഹ്മം ചതുഷ്പാദമാണെന്ന് ഒരിടത്തും പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഗായത്രി എന്ന് പറഞ്ഞാലും ചതുഷ്പാദ് ബ്രഹ്മമാണ്. തഥാ അന്യത്രാവി ചന്ദോപിതായി ശബ്ദോ അർത്ഥാന്തരേ സംഖ്യാസാമാന്യാ പ്രയുജ്യമാണോ? അതെങ്ങനെ പറയാൻ പറ്റും? ഗായത്രി തന്നെ ബ്രഹ്മം എന്ന് പറയുന്നു, വേദത്തിന്റെ ശൈലിയാണത്. മറ്റു പല സ്ഥലങ്ങളിലും എന്താണ്, ഛന്ദസ്സിനെ കുറിച്ച് പറയുന്ന ശബ്ദം മറ്റർത്ഥത്തിൽ പ്രയോഗിക്കും. അർത്ഥാന്തരേ സംഖ്യാസാമാന്യ സംഖ്യയുടെ സാദൃശ്യമുള്ളതുകൊണ്ട് പ്രയുജ്യമാണ് ദൃശ്യത. ഉദാഹരണം പറയും, യഥാ തദ് യഥാ ദേവ ഏതേ പഞ്ചാന്യേ പഞ്ചാന്യേ ദശ സന്ധ തത്കൃതം ഇത്യുപക്രമ്യ ആഹ ശേഷ വിരാട് അന്നാദി ഇതി. ഇവിടെ ആദ്യം പറയുന്ന പഞ്ചാന്യേ പഞ്ചാന്യേ എന്ന് പറഞ്ഞു. ഇത് സമ്മർഗവിദ്യ പറയുന്നതാണ്. സമ്മർഗവിദ്യയിൽ എന്ത് പറയുന്നു? അഗ്നി സൂര്യ ചന്ദ്ര അംഭാംസി വായു ലീയന്തേ. അഗ്നി സൂര്യൻ ചന്ദ്രൻ അംബസ് ഇതെല്ലാം വായു ലയിക്കുന്നു ഭാവന ചെയ്യുക. അധ്യാത്മമായി വാക്ക് ചക്ഷു ശ്രോത്രം മനസ്സ് പ്രാണനിൽ വിലയിക്കുന്നു ഇങ്ങനെ ഭാവന ചെയ്യുക. അങ്ങനെ ഇത് പത്തായി. എന്നിട്ട് അടുത്തെന്താണ് പറയുന്നത്? ദശാക്ഷര വിരാട്. വിരാട് എന്ന് പറഞ്ഞൊരു ഛന്ദസ്സുണ്ട്, അത് പത്തക്ഷരമുണ്ട്, ഇതും പത്തായി. അതുകൊണ്ട് ദശത്വ സ്വാമ്യേന വായുവാദയോ വിരാട് തീച്ചതേ. അവിടെ പറയുന്നു ദശരൂപത്തിലുള്ളതാണ് വിരാട്. ഇവിടെ വായുവാദി പത്തുണ്ട്, സമ്പർക്കവിദ്യ പറയുന്നതാണ്, നമ്മളത് അവിടെ കുറച്ച് വിശദീകരിച്ചാണ്. അതുകൊണ്ട് വായുവാദികളെ വിരാട് എന്ന് ഉപാസിക്കുക, എന്തുകൊണ്ട്? സംഖ്യാ സാമാന്യം കൊണ്ട്. വായു തുടങ്ങിയവ പത്താണ്, വിരാട് പത്താണ്, അതുകൊണ്ട് വായുവാദികളെ വിരാടെന്ന് ഉപാസിക്കുക. എന്നൊക്കെ സാദൃശ്യമുള്ളൂ, നേരത്തെ പറഞ്ഞല്ലോ സാദൃശ്യമുള്ളിടത്താണ് ഉപാസന. ഇത് ഒരു ഉദാഹരണത്തെ എടുക്കുകയാണ് വേദത്തിൽ നിന്ന്. അതുകൊണ്ട് ചതുഷ്പാദ് ആണ് ഗായത്രി, അതുകൊണ്ട് ഗായത്രി ബ്രഹ്മമാണ്, അങ്ങനെ ഉപാസിക്കുക. മേടം പിന്നെ ഗായത്രി എന്താണ്, അതിന്റെ അർത്ഥം എന്താണ്, അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. വിരാട് പത്ത് സംഖ്യയുള്ളതാണ്, അതുകൊണ്ട് ആ പത്ത് സംഖ്യയുള്ള പ്രതിവാദികളെ വിരാടായിട്ട് ഉപാസിക്കുക. അതുപോലെ ഇവിടെയും ഉപാസനയെ സംബന്ധിച്ച് അങ്ങനെയാണ്. ഉപാസനയിൽ ഒരിക്കലും യുക്തിചിന്ത പാടില്ല. എന്തുകൊണ്ട് അങ്ങനെ വന്നു? വിരാടെന്ന് പറയുന്ന ഛന്ദസ്സും പൃഥ്വിയാദി പത്തും തമ്മിൽ എന്താ ബന്ധം? അങ്ങനെ ഒരു ബന്ധവും വേണ്ട. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള സാദൃശ്യം, അതിന് നേരിട്ടുള്ള ബന്ധം വേണ്ട. സാദൃശ്യം ഇത്രയേ ഉള്ളൂ എന്നാണ്. ഇവിടെ പത്ത്, അവിടെ പത്ത്, ഉപാസിക്കുക. ഉപാസനയിലേക്ക് യുക്തി ഉപയോഗിക്കാൻ പാടില്ല. എന്തിനങ്ങനെ ഉപാസിക്കണം? വേദം വിധിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഉപാസിക്കുക, അത്രമാത്രം. ഉപാസനയിൽ പിന്നെ ഉപാസനയ്ക്ക് വേണ്ടി തത്വവിചാരം ചെയ്യേണ്ട ആവശ്യമില്ല. തത്വവിചാരം എവിടെയും നല്ലതാണ്. തത്വബോധത്തിന് വേണ്ടിയിട്ടുള്ള തത്വവിചാരം എവിടെയും നല്ലതാണ്. ഉപാസനയ്ക്ക് വേണ്ടി തത്വവിചാരത്തിന്റെ ആവശ്യം അതും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ എങ്ങനെയാണോ വിരാട് പത്തായതുകൊണ്ട് പൃഥ്വിയാദികളെ വിരാട്ടായി ഉപാസിക്കാൻ പറഞ്ഞ, അതുപോലെ ഗായത്രി ചതുഷ്പാതായതുകൊണ്ട് ബ്രഹ്മത്തെ ഗായത്രിയായിട്ട് ഉപാസിക്കാൻ പറഞ്ഞു. ഇനി അസ്മിൻ പക്ഷേ ബ്രഹ്മൈവ അഭിഹിതമിതി എന്ന ഛന്ദോ വിധാനം. അതുകൊണ്ട് ഈ പക്ഷത്തിൽ എന്താണ്? ഗായത്രി എന്നുള്ളത് കൊണ്ട് ബ്രഹ്മത്തെയാണ് പറഞ്ഞിരിക്കുന്നത്, ഛന്ദസ്സിനല്ല പറഞ്ഞിരിക്കുന്നത്. മുമ്പ് പറഞ്ഞപ്പോൾ എന്താണ്? ഗായത്രി എന്ന് പറയുന്ന ഛന്ദസ്സാണ്, അതിലൂടെ ബ്രഹ്മത്തെ ഉപാസിക്കാൻ പറഞ്ഞു. ഇപ്പൊ പറയുന്ന അങ്ങനെയല്ല. ഗായത്രി എന്ന് പറഞ്ഞാൽ ബ്രഹ്മമെന്നാണ്. അതുകൊണ്ട് അവിടെ എന്താണ്? എന്നാ ഛന്ദോവിധാനം, ഛന്ദസ്സിനെ അവിടെ പറയുന്നില്ല. സർവതാപ്യസ്യ അത് പറയുന്നു. ഇപ്പൊ എങ്ങനെ വ്യാഖ്യാനിച്ചാലും ശരി, അതിനെ ഇനി ഗായത്രി എന്ന് പറയുന്നതിനെ ഛന്ദസ്സായിട്ടെടുക്കുക, അല്ലെങ്കിൽ ഗായത്രി എന്ന് പറയുന്നതിനെ ബ്രഹ്മമായിട്ടെടുക്കുക, ഏത് തരത്തിലായാലും ശരി, സർവതാപി ഏത് തരത്തിൽ നിങ്ങൾ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതല്ല ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പൂർവസൻ വാക്യ പ്രകൃതം ബ്രഹ്മ, മുൻ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മത്തെ തന്നെയാണ്, ബ്രഹ്മ ഉപാസനയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ സംശയം വേണ്ട. ഇവിടെ ഗായത്രി പ്രകടനത്തിൽ ബ്രഹ്മ ഉപാസനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്താ ഈ താല്പര്യം? അവിടെയും ശബ്ദത്തിൽ നിന്ന് ബ്രഹ്മം എന്നെടുക്കണം. ഇവിടെ അഥ ദിഹോ പരോ ജ്യോതി ദീപ്യത, ഇവിടെയും ജ്യോതി ശബ്ദം കൊണ്ട് ബ്രഹ്മത്തെ എടുക്കണം, ബ്രഹ്മത്തെ ഉപാസിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഈ ഉപദേശങ്ങളെല്ലാം. Thank you.